അധ്യായം തൃതീയ ബ്രാഹ്മണം ദ്വിതീയ മന്ത്രം തസ്മാദ്ധനമാനഭൂഷണം തഥാപിതയാജ്ഞവൽക്യുക്തോയാജ്ഞവൽക്യ പ്രശ്നം വിജ്ഞാന കോശലതാരതമ്യ ഉപപത്തെ പുരുഷാണം അഥവാ ശ്രുതി സ്വയമേ വാഖ്യായിക വ്യാജേന അനുമാനമാർഗവന്യസ്യ അസ്മൻ ബോധേതി പുരുഷ മതിം മതിം അനുസരന്തി. പറയുന്നു വിജ്ഞാനകോശം, അറിവിൽ ജീവന്മാർക്ക് താരതമ്യമുണ്ട്, അങ്ങനെ കരുതാം. എന്തുകൊണ്ട്? യാജ്ഞവൽക്കനോട് ചോദിക്കുന്നു, യാജ്ഞവൽക്കനും ജനകൻ എന്തുകൊണ്ട് ചോദിക്കുന്നു, യാജ്ഞവൽക്കൻ എന്തുകൊണ്ട് മറുപടി പറയുന്നു, രണ്ടുപേരും ഒരുപോലെയാണല്ലോ. അങ്ങനെ കരുതാം, അറിവിൽ മനുഷ്യരിൽ താരതമ്യമുണ്ട്. ഇനി മറിച്ചെന്ന് കരുതാം, എന്താണ് ഇവിടെ ശ്രുതി എല്ലാവരെയും ബോധിപ്പിക്കുന്നു. പക്ഷേ പറയുന്നു അസ്മാൻ, നമ്മളെല്ലാവരെയും ശ്രുതി ബോധിപ്പിക്കുന്നു. പുരുഷമതിം അനുസരന്തി, ഓരോരോ വ്യക്തികളുടെയും യോഗ്യത അനുസരിച്ച്, ഗ്രഹിക്കുന്നതിനുള്ള യോഗ്യത, അവരുടെ അറിവിന്റെ യോഗ്യത എല്ലാം അനുസരിച്ച് ശ്രുതി ബോധിപ്പിക്കുകയാണ്. യാജ്ഞവൽക്യോപി ജനകാഭിപ്രായ അഭിജ്ഞതയാ വ്യതിരിക്തം ആത്മജ്യോതി ബോധയിഷ്യൻ. ജനകം വ്യതിരിക്ത പ്രതിപാദകമേവ ലിംഗം പ്രതിപേതേ യഥാ പ്രസിദ്ധം ആദിത്യജ്യോതി സമ്രാടത്തി ഹോവാച. യാജ്ഞവൽക്കൻ എന്ത് ചെയ്യുന്നു ഇവിടെ? എന്താണ് ജനകൻ ചോദിച്ചത്? അതിന്റെ താല്പര്യം മനസ്സിലാക്കി, ഈ ശരീരസംഘാതത്തിൽ നിന്നും ഭിന്നമായ ആത്മജ്യോതിസിനെ ബോധിപ്പിക്കുകയാണ്. അതിനുള്ള യുക്തിയെ ഇവിടെ ബോധിപ്പിക്കുകയാണ്. ഏതുപോലെ? അതിനോട് പറഞ്ഞു യഥാപ്രസിദ്ധം ആദിത്യജ്യോതി സമ്രാട്, ആദിത്യജ്യോതിയെ പോലെ, ആദിത്യനെ പോലെ എന്ന് പറഞ്ഞിവിടെ അത് വിശദീകരിക്കുകയാണ്. ആദിത്യജ്യോതി സമ്രാട്ട് ഉപാജ കിം ജ്യോതിരയം പുരുഷ ഈ പുരുഷൻ ഇരിക്കുന്ന ജ്യോതി പ്രകാശം ഏതാണ്? ആദിത്യ ജ്യോതി എന്ന് പറഞ്ഞു. ആദിത്യനെ പോലെ വ്യതിരിക്തമായൊരു ജ്യോതിസ്സുണ്ട്. ഈ ശരീര സംഘാതത്തിൽ നിന്ന് വ്യതിരിക്തമായ കഥം ആദിത്യനേവ സ്വാവേവ സംഘാത വ്യതിരിക്തേന ചക്ഷുഷ അനുഗ്രാഹകേണ ജ്യോതിഷായം പ്രാകൃത പുരുഷാസ്തേ ഉപവിശതി പല്യയതേ പര്യേതി ക്ഷേത്രം അരണ്യം വ തത്ര ഗത്വ കർമ്മകുരുതേ വിപല്യേതി വിപര്യേതി ച യഥാഗതം പറയുന്നു. ആദിത്യനാണ് ഈ മനുഷ്യനെ കർമ്മത്തിന് പ്രേരകമായിരിക്കുന്നു. അത് മാത്രമല്ല, സ്വാവേവ സംഘാത വ്യതിരിക്തേൻ, ആദിത്യൻ പുറത്താണല്ലോ ഈ കാണുന്ന ശരീരമോ, ഈ ശരീരത്തിൻ്റെ ഉള്ളിലായിരിക്കുന്ന ഒന്നല്ല, അതിന് പുറത്ത് ചക്ഷുഷോ അനുഗ്രഹകേണ ഈ കണ്ണിന് വെളിച്ചം പറന്നുകൊണ്ട് ജ്യോതിഷ ആദിത്യനാകുന്ന ജ്യോതിഷ് അയം പ്രാകൃത പുരുഷ അസ്ഥേ ആ ഈ ശരീരത്തിനുള്ളിലിരിക്കുന്ന പുരുഷൻ ആദിത്യനിൽ നിന്നുള്ള വെളിച്ചത്തിന്റെ സഹായത്തോടുകൂടി ആണ് അസ്ഥേ ഉപവിശത്തി പല്യതേ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നു. ഇരിക്കുന്നു, എഴുന്നേൽക്കുന്നു, നടക്കുന്നു, പല്യതേ പര്യേതി ചുറ്റിക്കറങ്ങുന്നു, സഞ്ചരിക്കുന്നു. ഇവിടെ പകല് ആദിത്യന്റെ വെളിച്ചത്തിന്റെ സഹായത്താലാണ് ഈ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത്. ക്ഷേത്രം അരണ്യം വാ, പുറത്ത് വയലിലേക്ക് പോകുന്നു, വനത്തിലേക്ക് പോകുന്നു. തത്രഗത്വ കർമ്മഗുരുതി, അതാ സ്ഥലങ്ങളിൽ പോയി ചെയ്യേണ്ട ജോലികൾ ചെയ്യുന്നു. വിപല്യേതി വിപര്യേതി യഥാഗതം, പോയതുപോലെ മുടങ്ങി വരുന്നു. അപ്പോൾ ഈ പകലിലെ പ്രവൃത്തികളെല്ലാം ബാഹ്യമായി ഒരു സൂര്യനെ ആശ്രയിച്ചിട്ടാണ്. അത്യന്ത വ്യതിരിക്ത ജ്യോതിഷ്ഠ പ്രസിദ്ധത പ്രദർശനാർത്ഥം അനേക വിശേഷണം. ആ സൂര്യൻ അതാർക്കും നിഷേധിക്കാൻ വയ്യാത്തതാണ്, എല്ലാവരും അംഗീകരിക്കുന്നതാണ്. അതിൻ്റെ പ്രകാശം കൊണ്ടാണ് മനുഷ്യൻ്റെ ഈ പകലുള്ള പ്രവൃത്തികളെല്ലാം. ഇക്കാര്യത്തെ വെളിവാക്കുന്നതിനാണ് ഇവിടെ അനേക തരത്തിൽ പറയുന്നത്. എന്താണ് ആസ്തേ ഉപവിശതി പല്യതേ വിപര്യേതി വിപല്യേതി എന്നെല്ലാം പറയുന്നു. എല്ലാ പ്രവർത്തനങ്ങളും ഈ സൂര്യന്റെ വെളിച്ചത്തെ ആശ്രയിച്ചിട്ടാണ്. ബാഹ്യ അനേക ജ്യോതി പ്രദർശനം ച ലിംഗസ്യ അവ്യഭിചാരിത്വ പ്രദർശനാർത്ഥം. ഈ യുക്തി ഒരിടത്തല്ല പലയിടത്തും ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പലതരത്തിലുള്ള ജ്യോതിഷനിവിടെ എടുത്തു കാണിക്കുന്നു. ആ ജ്യോതിഷെല്ലാം ബാഹ്യമാണെന്ന് വെച്ചാൽ ഈ ശരീരത്തിന് പുറത്താണ് എന്ന് കാണിക്കുന്നു. യുമേത യാജ്ഞവൽക്യ പറയുന്നു, ഇതിന് ബാഹ്യമായി ഒരു വെളിച്ചമുണ്ട് ഈ ശരീരത്തിനപ്പുറം. അതാണ് ഇവിടെ പറയുന്നത്. അടുത്ത് വീണ്ടും ചോദിക്കുന്നു ജനകണ്ണ. അസ്തമിതി ആദിത്യേ യാജ്ഞവൽക്യ കിം ജ്യോതിരേവായം പുരുഷ ഇതി ചന്ദ്രമാ ഏവ അസ്യ ജ്യോതിർഭവതീതി ചന്ദ്രമസ ഏവായം ജ്യോതിഷ അസ്തേ പല്യയതേ കർമ്മഗുരുതേ വിപല്യേതി ഇത്യവമേവ ഏതദ് യാജ്ഞവൽക്യ തഥാസ്തമിതെ ആദിത്യവേ. ഇനി സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ രാത്രിയിൽ യാജ്ഞവൽക്കാ ദൈവയാജ്ഞവൽക്കാ കിം ജ്യോതിരേവായും പുരുഷം. എന്താണ് അവിടെ ഈ പുരുഷന് വെളിച്ചമായിരിക്കുന്നത്? ചന്ദ്രമായ വേശ്യ ജ്യോതിഹി, ചന്ദ്രനാണ് എന്ന് പറയുന്നു. ചന്ദ്രമസായവായും ജ്യോതിഷാസ്തി എന്നും പറഞ്ഞതുപോലെ അവിടെ ചന്ദ്രൻ്റെ വെളിച്ചത്തെ ആശ്രയിക്കുകയാണ്. ഇരിക്കുകയും നടക്കുകയും സഞ്ചരിക്കുകയും തിരിച്ചു വരികയും പ്രവൃത്തികൾ ചെയ്യുകയും എല്ലാം അതിനെ ആശ്രയിച്ചിട്ടാണ്. അടുത്ത് വീണ്ടും ചോദിക്കുന്നു യാജ്ഞവൽക്കൻ അസ്തമിത ആദിത്യ യാജ്ഞവൽക്യ ചന്ദ്രമസ്യ അസ്തമിതേ കിം ജ്യോതിരേവായും പുരുഷ ഇതി അഗ്നിരേവ അസ്യ ജ്യോതിർഭവതി ഇതി അഗ്നിന ഏവായും ജ്യോതിഷ ആസ്തേ പല്യയതേ കർമ്മഗുരുതേ വിപല്യേതീതി ഏവമേവ ഏതജ്ഞവൽക്യ അസ്തമിതേ ആദിത്യേ ചന്ദ്രമസ്യ അസ്തമിതേ ചോദിക്കുന്നു. സൂര്യനും അണഞ്ഞു, ചന്ദ്രനും അണഞ്ഞു, രണ്ടും പോയി. അസ്തമിതേ ആദിത്യേ ചന്ദ്ര യാജ്ഞവൽക്യ ചന്ദ്രമസി കിം ജ്യോതിരേവായും പുരുഷ. പിന്നീട് അവിടെ എന്താണ് ജ്യോതിഷ് പറയുന്നു? അഗ്നിരേവാസ്യ ജ്യോതിർഭവതി. ഇവിടെ അഗ്നിയുണ്ടല്ലോ, അഗ്നിയാണ് അവിടുത്തെ ജ്യോതിഷ്. അഗ്നിനേവം ജ്യോതിഷാസ്തി എല്ലാം പഴയതുപോലെ എല്ലാ പ്രവൃത്തികളും അഗ്നി ആശ്രയിച്ചിട്ടാണ്. ഇപ്പോൾ വീണ്ടും ചോദിക്കുന്നു അസ്തമിതേ ആദിത്യ യാജ്ഞവൽക്യ ചന്ദ്രമസ്യ അസ്തമിതേ ശാന്തേ അഗ്നോ കിം ജ്യോതിരിതി കിം ജ്യോതിരേവായും പുരുഷ ഇതി വാഗേവാസ്യ ജ്യോതിർ ഭവതീതി വാചാ ഏവായും ജ്യോതിഷ അസ്തേ പല്യയതേ കർമ്മഗുരുതേ വിപല്യേതീതി തസ്മാദ് വൈ സമ്രാടപി എത്ര സുഹപ്പാണർ ന മിനർജ്ഞായതേ അഥ എത്ര വാഗ് ഉച്ചരതി ഉപൈവതൻ തത്ര നേതി ഇത്യവമേവ ഏതദ് യാജ്ഞവൽക്യ ശാന്തേ അഗ്നോ വാഗ്ജ്യോതിഹി. ഇനി ആ അഗ്നിയും ശാന്തമായി കഴിഞ്ഞാൽ സൂര്യൻ പോയി, ചന്ദ്രൻ പോയി, അഗ്നിയും പോയി, എന്താണ് അവിടുത്തെ ജ്യോതിസ് പറയുന്നു? വാക്കാണ് ജ്യോതി. വാഗിതി ശബ്ദ പരിഗ്രഹിതേ, വാഗിന്ദ്രിയം ശബ്ദത്തെ ഉദ്ദേശിച്ച് പറയുന്നു. ശബ്ദേന വിഷയേണ ശ്രോത്രം ഇന്ദ്രിയം ദീപ്യതേ. ആ ശബ്ദമാണ് വിഷയം, അതുകൊണ്ട് ശ്രോത്രേന്ദ്രിയം ദീപ്യതേ എന്ന് വെച്ചാൽ ആ ശബ്ദം വന്ന് ശബ്ദവുമായിട്ടുള്ള ശ്രോത്രേന്ദ്രിയത്തിന് സന്നിവേശം വരുമ്പോൾ അത് പ്രവർത്തിക്കുന്നു. ശ്രോത്രേന്ദ്രിയ സൻപ്രദീപ്തേ മനസ്സി വിവേക ഉപജായതേ. അപ്പൊ ശ്രോത്രേന്ദ്രിയവും ശബ്ദവുമായിട്ടുള്ള ബന്ധം കൊണ്ട് മനസ്സിൽ ബോധമുണ്ടാകുന്നു, വിവേകമുണ്ടാകുന്നു. തേന മനസ്സ ബാഹ്യാം ചേഷ്ടാം പ്രതിവിദ്യതേ. ആ മനസ്സുകൊണ്ട് പുറമെയുള്ള പ്രവൃത്തികളെ ചെയ്യുന്നു. ബാഹ്യമായ പ്രവൃത്തികളെ അങ്ങനെയുള്ള മനസ്സുകൊണ്ട് ചെയ്യുന്നു. മനസ്സാഹീവ പശ്യതി മനസ്സാശ്നോതി ഇതി ബ്രാഹ്മണം. ഇവിടെ ബ്രാഹ്മണ ഭാഗത്ത് പറയും, ഉപനിഷത്തിൽ തന്നെ പറയും, മനസ്സുകൊണ്ട് കാണുന്നു, മനസ്സുകൊണ്ട് കേൾക്കുന്നു എന്നെല്ലാം പറയും. അപ്പോൾ ശബ്ദം, ശബ്ദത്തിലൂടെ ശ്രവണേന്ദ്രിയം, ശ്രവണേന്ദ്രിയത്തിലൂടെ മനസ്സ്, അങ്ങനെ പ്രവൃത്തികൾ നടക്കുന്നു. കഥം പുനർ വാക് ജ്യോതിരതി വാചോ ജ്യോതിഷ്ടം അപ്രസിദ്ധം. എങ്ങനെയാണ് ഈ വാക്കിനെ ജ്യോതിഷം എന്ന് പറയുന്നത്? സൂര്യനും ചന്ദ്രനും അഗ്നിയും എല്ലാം ജ്യോതിഷാണ്, പക്ഷെ വാക്ക് എങ്ങനെയാണ് ജ്യോതിഷാകുന്നത്? അത് പറയുന്നു. സാധാരണ അങ്ങനെ പറയാറില്ലല്ലോ. തസ്മാത് വൈ സമ്രാട്ട് യസ്മാത് വാച ജ്യോതിഷാനുഗ്രഹീത്തോ അയം പുരുഷോ വ്യവഹരതേ പറയുന്ന ഈ വാക്ക്, ഈ വാക്കിനെ കൊണ്ടാണ് ഈ മനുഷ്യൻ പ്രവർത്തിക്കുന്നത്, വ്യവഹരതി എന്ന് വെച്ചാൽ പ്രവർത്തിക്കുന്നത്. യസ്മാത് വാച ജ്യോതിഷാനുഗ്രഹീത എന്ന് വെച്ചാൽ അതിൻ്റെ സഹായത്തോടുകൂടിയാണ് പുരുഷൻ വ്യവഹരിക്കുന്നത്. തസ്മാത് പ്രസിദ്ധം ഏതോ വാചോ ജ്യോതിഷ്ഠം, അതുകൊണ്ട് ഈ വാക്കിന്റെ ദീപ്തി അത് വളരെ പ്രസിദ്ധമാണ്. കഥമപി എത്ര യസ്മിൻ കാലേ പ്രാവൃഷി പ്രായീണ മേഘാന്തകാരേ സർവജ്യോതി പ്രത്യസ്തമയേ. എങ്ങനെയാണ്, മഴക്കാലം രാത്രിയാണോ, മേഘാന്തകാരി മേഘമുണ്ട്, നക്ഷത്രങ്ങളും ചന്ദ്രനും ഒന്നുമില്ല. സർവജ്യോതി പ്രസ്തമയെ, അവിടെ അഗ്നിയുടെ പ്രകാശമില്ല, ഒന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ സോപി പാണിർ അസ്തോന വിസ്പഷ്ടം നിർജ്ഞായതേ. ഒരാൾക്ക് സ്വന്തം കൈ പോലും തിരിച്ചറിയാൻ ഇരട്ടുകൊണ്ട്. അങ്ങനെയുള്ള സമയത്ത് തസ്മിൻ കാലേ സർവചേഷ്ടാ നിരോധേ പ്രാപ്തേ. അപ്പോൾ ഒരു തരത്തിലുള്ള പ്രകാശവുമില്ല, അനങ്ങാൻ വയ്യാത്ത ഒരു സ്ഥിതിയിലാണ് ആ സമയത്ത്. ബാഹ്യജ്യോതിഷോഭാവാദി എത്ര വാ ഉച്ചരതി ശോ ശ്വാവാ ഭവതി ഗർദ്ദഭൂവ ഭഷതി ഗർദ്ദഭൂവ രൗതി ഉപൈവ എത്ര ഞേതി തേന ശബ്ദേന ജ്യോതിഷാശ്രോത്ര മനസ്സോ നൈരന്തര്യം ഭവതി തേന ജ്യോതിഷ്കാരിത്വം വാക് പ്രതിബദ്ധ്യത തേന വാച ജ്യോതിഷ ഉപന്യേത്യ ഉപഗച്ഛത്യവ തത്ര സന്നിഹിതോ ഭവതി ഇത്യർത്ഥ. അങ്ങനെ ഒരു നല്ല ഇരുട്ടുള്ള സമയത്ത് ഒരാൾ പുറത്തു നിൽക്കുകയാണ്, യാത്ര ചെയ്യാണ് രാത്രി, ഇരുട്ടുകൊണ്ട് സ്വന്തം ശരീരം പോലും കാണാൻ വയ്യാത്ത ആ സമയത്താണ് ദൂരെ എവിടെ എന്താണ് വാഗുച്ചരതി. അഥ തസ്മിൻ കാലേ സർവചേഷ്ടാ നിരോധേ പ്രാപ്തേ. അനങ്ങാൻ വയ്യ എന്നുള്ള ഒരു സ്ഥിതി വരുമ്പോൾ ബാഹ്യ ജ്യോതിഷ ഭവാ പുറമേ വിളിച്ചൊന്നുമില്ല. എത്ര വാഗുച്ചരതി ശ്വാവാ ഭഷതി ഗർദ്ദഭൂവാ രൗതി, എവിടെ ദൂരെ ആര് സംസാരിക്കുന്നു, അല്ലെങ്കിൽ എവിടെയോ പട്ടി കുരയ്ക്കുന്നു, അല്ലെങ്കിൽ എവിടെയോ കഴുത കരയുന്നു, എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നു. ഉപയോഗത്ത് അത്ര നേതി തേന ശബ്ദേന ജ്യോതിഷാശ്രോത്ര മനസ്സോറ നൈരന്തര്യം ഭവതി, ഉടനെ ആ ശബ്ദവുമായിട്ട് ശ്രോത്രേന്ദ്രിയത്തിന് സന്നിഘർഷം ഉണ്ടാകുന്നു, സമ്പർക്കം ഉണ്ടാകുന്നു. ഉടനെ അയാൾ മനസ്സിലാക്കുന്നത് അടുത്തെവിടെ ശബ്ദമുണ്ട്, പട്ടി കുരയ്ക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ജ്യോതിഷ്കാരിത്വം വാക് പ്രതിബദ്ധത, എവിടെയാണ് വാക്ക് ജ്യോതിസാകുന്നത്, ബുദ്ധി ഉണർത്തുന്നു, അത് മനസ്സിന് വെളിച്ചമായി മാറുന്നു. തേനവാച ജ്യോതിഷ ഉപന്യസ്യേന ഉപഗച്ഛത്യേവ തത്ര സന്നിഹിതോ ഭവതി പറയുന്നു. ഇതാണ് അടുത്ത ഗ്രാമം എന്ന് അയാളുടെ മനസ്സ് പറയുന്നു. അവിടെ വാക്കെന്ത് ചെയ്തു, ശബ്ദം മനസ്സിന് വെളിച്ചമായി, ആ വെളിച്ചം കൊണ്ട് എന്ത് ചെയ്യുന്നു, അടുത്തുള്ള ഗ്രാമത്തിൽ അയാൾ എത്തിച്ചേരുന്നു. തേനവാച ജ്യോതിഷ, ഇവിടെ ശബ്ദം വെളിച്ചമാണല്ലോ, ശബ്ദത്തെ ആശ്രയിച്ചാണ് അയാൾ സഞ്ചരിച്ചെത്തിച്ചേരുന്നത്. തത്രജ കർമ്മഗുരുതേ വിപല്യേതി, അവിടെ പോകുന്നു, അയാൾ എന്ത് കാര്യമാണോ അവിടെ ചെയ്യേണ്ടത് ചെയ്യുന്നു, മടങ്ങി വരുന്നു. തത്ര വാക് ജ്യോതിഷോ ഗ്രഹണം ഗന്ധാധീനം ഉപലക്ഷണാർത്ഥം, ഇവിടെ വാക്കെന്ന് പറഞ്ഞോട്ട് മറ്റിന്ദ്രിയങ്ങളെയും എടുക്കണം, ഇന്ദ്രിയങ്ങളെല്ലാം ഇതുപോലെ സഹായിക്കുന്നു. ബാഹ്യമായ ജ്യോതിസുകളൊന്നും ഇല്ലെങ്കിലും ഓരോ ഇന്ദ്രിയങ്ങളും അതാതിൻ്റെ വിഷയങ്ങളെ ഗ്രഹിച്ചുകൊണ്ട് ഈ പുരുഷനെ ഓരോ പ്രവൃത്തിയിലേക്ക് നിയോഗിക്കുന്നു. അവിടെ ഈ ഇന്ദ്രിയങ്ങളെല്ലാം മനസ്സിന് വെളിച്ചമാകുന്നു, അങ്ങനെ പുരുഷന് വെളിച്ചമാകുന്നു. ഗന്ധാദിഭിരവിഹി ഘ്രാണാദിഷു അനുഗ്രഹീതേഷു പ്രവൃത്തി നിവൃത്തിയാദിയോ ഭവന്തി. അതുപോലെ ഗന്ധവും മറ്റിന്ദ്രിയങ്ങളുമെല്ലാം അതാതിൻ്റെ വിഷയങ്ങളിൽ ഘ്രാണാദി വിഷയങ്ങളിൽ പ്രവൃത്തി നിവൃത്തിയെല്ലാം ചെയ്യുന്നു. തേന തീരപ്പ് അനുഗ്രഹ ഭൂതി കാര്യകാരണ സംഘാതസ്. അതുകൊണ്ട് ഈ ഇന്ദ്രിയങ്ങളുടെയും സഹായം ഈ പുരുഷനുണ്ട്, അതുകൊണ്ട് അവൻ പ്രവർത്തിക്കുന്നു. ഏവമേവ ഏത് യാജ്ഞവൽക്യ, ഇങ്ങനെയും സംഭവിക്കുന്നു വെളിച്ചം എന്ന് പറയുന്നു. ഓ യാജ്ഞവൽക്യൻ ചോദിക്കുന്നു, അസ്തമിതി ആദിത്യ യാജ്ഞവൽക്യ ചന്ദ്രമസ്യ അസ്തമിതേ ശാന്തേ അഗ്നൌ ചന്ദയംബാജി കിം ജ്യോതിരേവായും പുരുഷൈതി ആത്മാ ഏവ അസ്യ ജ്യോതിർഭവതി ഇതി ആത്മനാ ഏവ അയം ജ്യോതിഷ ആസ്തേ പല്യയുദേ കർമ്മഗുരുദേ വിപല്യേതി ഇതി ചന്ദയം പുനർവാജി ഗന്ധാദിഷ്വപിച്ച ശാന്തേഷു ബാഹ്യേഷു അനുഗ്രാഹകേഷു സർവപ്രവൃത്തി നിരോധപ്രാപ്തോ അസ്യ പുരുഷസ്യ. വാക്കും ശാന്തമായി, മറ്റേന്ദ്രിയങ്ങളും ശാന്തമായി, ബാഹ്യവിഷയങ്ങൾ ഗ്രഹിക്കാൻ ഒന്നുമില്ലാതിരിക്കുമ്പോൾ സർവപ്രവൃത്തി നിരോധപ്രാപ്തവും. അപ്പോൾ പുരുഷൻ എന്ത് ചെയ്യും? എല്ലാ വെളിച്ചവും അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് ചലിക്കാൻ കഴിയില്ലല്ലോ. ഏത് ദുഃഖം ഭവതി, എവിടെ എന്ത് സംഭവിക്കുന്നു? ജാഗ്രത് വിഷയഹി ബഹിർമുഖാനി കർണാനി ചക്ഷുരാദീന്യാദിത്യാദി ജ്യോതിർഭിർ അനുഗ്രഹ്യമാണാനി യഥാ തഥാ സ്ഫുടതര വ്യവഹാരോ അസ്യ പുരുഷസ്യ ഭവതി. ഉണർന്നിരിക്കുമ്പോൾ ഇന്ദ്രിയങ്ങളെല്ലാം ജാഗ്രത വിദേശയെ ബഹിർമുഖാനികരണമായി ഇന്ദ്രിയങ്ങളെല്ലാം ബഹിർമുഖമാകുന്നു. അവിടെ എന്ത് ചെയ്യുന്നു? ചക്ഷുരാദികൾ ആദിത്യാദി ജ്യോതിർ അനുഗ്രഹ്യമാണ്. ഈ ചക്ഷുരാദി ഇന്ദ്രിയങ്ങൾ ആദിത്യാദി ജ്യോതികളാൽ അവയുടെ സഹായത്തോടുകൂടി യഥാതഥ സ്ഫുടതര സംവ്യവഹാരം സ്പഷ്ടമായി പ്രവർത്തിക്കുന്നു. ആദ്യം ചക്ഷുരേന്ദ്രിയത്തിന് സഹായകമായിരിക്കുന്ന വെളിച്ചങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് ശബ്ദത്തിന് സഹായമായ വെളിച്ചത്തെ കുറിച്ച്, ശബ്ദത്തെ തന്നെ വെളിച്ചം പറഞ്ഞു. മറ്റേന്ദ്രിയങ്ങളുടെ ഇതെല്ലാം എന്താണ്? ജാഗ്രതത്തിലെ സംഭവങ്ങളാണ്. അവിടെ ഇന്ദ്രിയങ്ങൾ ബഹിർമുഖമായി പ്രവർത്തിക്കുന്നു. അവിടെ ആദിത്യാദി പ്രകാശത്തിൻ്റെ ആവശ്യമുണ്ട്. യഥാ തഥാ സ്ഫുടതര സംവ്യവഹാരവും, അവിടെ വ്യവഹാരവും സ്പഷ്ടമാണ്. അസ്യ പുരുഷസ്യ ഭവതി ഏവം തവ ജാഗ്രതി സ്വ അവയവ സംഘാത വ്യതിരിക്തേനൈവ ജ്യോതിഷ ജ്യോതിഷ്കാരി സിദ്ധിരസ്യ പുരുഷസ്യ ദൃഷ്ട. അതുകൊണ്ട് ജാഗ്രതത്തിൽ ഈ പുരുഷന്റെ ഈ സംഘാതത്തിന് നിന്നും ഭിന്നമായ ഒരു ജ്യോതിഷം കൊണ്ടാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. തസ്മത്തേ വയം മന്യാമഹേ സർവബാഹ്യ ജ്യോതി പ്രത്യസ്തമയേവി സ്വപ്ന സുഷുപ്തകാരേ ജാഗ്രതി ച താതൃകാവസ്ഥായം സ്വാമീവ സംഘാത വിരക്തേനൈവ ജ്യോതിഷ ജ്യോതിഷ്കാരി സിദ്ധിർ അസ്യേതി. അതുകൊണ്ട് ഇപ്പൊ ബാഹ്യമായ ശരീരവ്യതിരിക്തമായ പ്രകാശത്തെ ആശ്രയിച്ചിട്ടാണ് പ്രവൃത്തി. അതുകൊണ്ട് ഇവിടെ പറയുന്നു, വയം മന്യാമഹേ, ഞങ്ങൾ കരുതുന്നത് എന്താണ്? സർവബാഹ്യ ജ്യോതി പ്രത്യസ്തമയേപി, എല്ലാ ജ്യോതിഷുകളും അസ്തമിച്ചിരിക്കുന്ന സ്വപ്ന സുഷുപ്തികാലി, സ്വപ്നത്തിലും സുഷുപ്തിയിലും ജാഗ്രത ജാഗ്രത്തിലും താതൃകാവസ്ഥായം സ്വ അവയവ സംഘാത വ്യതിരെ കെനൈവ ജ്യോതിഷായി, ശരീരത്തിൽ നിന്നും ഭിന്നമായ ഒരു ജ്യോതിഷ കൊണ്ടാണ് ജ്യോതിഷ്കാരി സിദ്ധി, വ്യവഹാരങ്ങളെല്ലാം അതാണ് ജ്യോതിഷ്കാരി സംഭവിക്കുന്നത്. ഇപ്പൊ സ്വപ്ന സുഷുപ്തികളിൽ എന്താ, എന്തുകൊണ്ടാണ് ഈ വ്യവഹാരം സംഭവിക്കുന്നത് എന്നാണ്. ദൃശ്യതേജ സ്വപ്ന ജ്യോതിഷ്കാരി സിദ്ധർ ബന്ധു സംഗമന വിയോഗ ദർശനം ദേശാന്തര ഗമനാദിജ. സ്വപ്നത്തിൽ എന്താ വ്യവഹാരം? ബന്ധു ജ്യോതിഷ്കാരി അവിടെ പ്രകാശത്തെ ആശ്രയിച്ച് എന്ത് നടക്കുന്നു? ബന്ധുസംഗമന വിയോഗ ദർശനം, ബന്ധുക്കളെല്ലാം ഇഷ്ടപ്പെട്ടവരെയൊക്കെ കാണുന്നു, പിരിയുന്നു. ദേശാന്തരഗമനാദി, ഇവിടെ സ്വപ്നം കാണുന്നയാൾ വേറെ ദേശത്ത് പോകുന്നു, ഇതെല്ലാം അവിടെ വെളിച്ചത്തിൻ്റെ സഹായത്താൽ അവിടെ നടക്കുന്നു. സുഷുപ്തിയിലോ അവിടെ എന്താ വ്യവഹാരം? സുഷുപ്തിയിൽ വ്യവഹാരമൊന്നുമില്ലല്ലോ. പറയുന്നു സുഷുപ്താച്ച ഉത്ഥാനം, അത് എന്താണ് അവിടുത്തെ വ്യവഹാരം? സുഷുപ്തിയിൽ നിന്നുള്ള ഉത്ഥാനമാണ്, ഉണർവാണ്. അവിടെ ഉണരുന്നു. എങ്ങനെയാ ഉണരുന്നു? അവൻ സുഖം അഹം അസ്വാസന്ന കിഞ്ചിത് അവയദിഷം ഇതി. ഇത് വളരെ പ്രസിദ്ധമാണ്. ഭാഷകാരൻ്റെ ഈ വാചകം അദ്വൈതത്തിൽ വളരെ പ്രസിദ്ധപ്പെട്ടതാണ്. സുഖം അഹം അസ്വാപ്സം, ഞാൻ സുഖമായി ഉറങ്ങി. ന കിഞ്ചിത് അവേദേശം, ഒന്നും അറിഞ്ഞില്ല. ഈ പ്രസ്താവന ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒന്നാണ്. ഞാൻ സുഖമായി ഉറങ്ങി, ഒന്നും അറിഞ്ഞില്ല. ഇതാണ് സുഷുപ്തിയിലെ വ്യവഹാരം എന്ന് പറയുന്നത്. ഈ സുഷുപ്തിയിലെ വ്യവഹാരം എന്ന് പറഞ്ഞാൽ ഉറങ്ങി കിടക്കുമ്പോൾ ഉള്ള വ്യവഹാരം ഒന്നല്ല. അതുകൊണ്ടാണ് സുഷുപ്ത ഉത്ഥാനം എന്ന് പറഞ്ഞു. ആ ഉറക്കത്തിൽ നിന്ന് ഉണർന്നതിന് ശേഷം പറയുന്നു, ഞാനൊന്നും പറഞ്ഞില്ല, സുഖമായി ഉറങ്ങി. തസ്മാദസ്തി വ്യതിരിക്തം ജ്യോതി, അതുകൊണ്ട് മനസ്സിലാക്കാം ഈ ബാഹ്യമായ ജ്യോതിസ്, ഇന്ദ്രിയങ്ങളാകുന്ന ജ്യോതിസ്, ഇതിൽ നിന്ന് വേറിട്ട് ഒരു ജ്യോതിസ്സുണ്ട്, ഒരു വെളിച്ചമുണ്ട്. അത് സ്വപ്നത്തിലുമുണ്ട്, സുഷുപ്തിയിലുമുണ്ട്. ആണ് കിമ്മിന തച്ഛാന്തായ വാജ്യോതിർഭവതി. അതുകൊണ്ടാണ് ഇവിടെ ചോദിച്ചത് എന്താണ്, വാക് ശാന്തമാകുമ്പോൾ, ശബ്ദം വിശാന്തമാകുമ്പോൾ എന്താണ് ഇവിടുത്തെ ജ്യോതിസ് പ്രകാശം എന്ന് ചോദിച്ചത്. ഉച്ചത ആത്മീയവാസി ജ്യോതിർഭവതി ഇവിടെ പറയുന്നു, അവിടുത്തെ ജ്യോതിസ് ആത്മാവാണ്. ഈ ജാഗ്രതത്തിൽ ഈ കാണുന്ന സൂര്യചന്ദ്രാദികളെല്ലാം വെളിച്ചമായിരിക്കുന്നു. അത് കഴിഞ്ഞു പോയാൽ പിന്നെ ഈ കാണുന്ന ഇന്ദ്രിയങ്ങൾ വെളിച്ചമായിരിക്കുന്നു. പക്ഷെ ഇതെല്ലാം വിട്ടുകഴിഞ്ഞാൽ സുഷുപ്തിയിലും സ്വപ്നത്തിലും എന്താ വെളിച്ചം? സുഷുപ്തിയിലെയും സ്വപ്നത്തിലെയും വെളിച്ചമാണ് ആത്മാവ്, ആത്മജ്യോതിസ്. ഇതിവിടെ ഇങ്ങനെ പറയുന്നുകൊണ്ടാണ് അദ്വൈതത്തിൽ അവസ്ഥാത്രയ നിരൂപണത്തിന് ഇത്രയും പ്രാധാന്യം. ഇപ്പോൾ തൻ്റെ പരമാർത്ഥം പ്രപഞ്ചത്തിൻ്റെ യാഥാർത്ഥ്യം ഇതെന്ത് എന്നറിയണമെങ്കിൽ ജാഗ്രതത്തിലെ അന്വേഷണവും പരീക്ഷണവും മാത്രം പോരാ, ജാഗ്രതത്തിലെ കണ്ടെത്തലുകളും പോരാ, മറിച്ച് സ്വപ്നവും സുഷുപ്തിയും കൂടി പഠന വിഷയമാക്കണം എന്നാണ്. അതിനെക്കുറിച്ച് കൂടി ചിന്തിക്കണം. ഇപ്പോൾ തൻ്റെ വാസ്തവം എന്താണ്, പ്രപഞ്ച കാരണം എന്താണെന്നെല്ലാം അന്വേഷിക്കുന്നതിന് സാധാരണ മനുഷ്യൻ ജാഗ്രത അനുഭവത്തെ മാത്രമാണ് അവലംബിക്കുന്നത്. ജാഗ്രതത്തിലുള്ള പഠനങ്ങൾ, അന്വേഷണങ്ങളും ഗവേഷണങ്ങളാണ്. അത് പോരാ, സ്വപ്നവും വേണം, സുഷുപ്തിയും വേണമെന്നാണ് ഇവിടെ പറയുന്നത്. സർവചേഷ്ട നിരോധസ്യ പുംസഃ പ്രാപ്ത തഥാ സതി യഥോക്ത ജ്യോതിഷ ജ്യോതിഷി തതോ നസ്യുചേഷ്ട യഥോദിത. എല്ലാ വെളിച്ചവും അവസാനിക്കുമ്പോൾ, ബാഹ്യമായ വെളിച്ചം, ഇന്ദ്രിയങ്ങളുടെ വെളിച്ചം എല്ലാം കഴിയുമ്പോൾ ആണ് സർവചേഷ്ട നിരോധോസി പുംസ പ്രപ്തത്വദാത്മനി യഥോക്ത ജ്യോതിഷി. അസതി യഥോക്ത ജ്യോതിഷി എന്നാണ്. അപ്പോൾ എല്ലാ വെളിച്ചവും നിന്നുപോയാൽ പിന്നെ മനുഷ്യനിൽ ചേഷ്ട വരാൻ പാടില്ല. പക്ഷെ അസതി യഥോക്ത ജ്യോതിഷി, മുമ്പ് പറഞ്ഞു ഈ ജ്യോതിസില്ലാതിരുന്നു കഴിഞ്ഞാൽ, ആത്മജ്യോതിസില്ലാതിരുന്നു, അതുള്ളതുകൊണ്ട് തതോ നസ്യു ചേഷ്ട യഥോദിത. മുമ്പ് പറഞ്ഞ ജ്യോതിസുകൾ ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ ഒരു ചേഷ്ടയും സംഭവിക്കത്തില്ല, ഒരു പ്രവൃത്തി സംഭവിക്കില്ല. അതുകൊണ്ടൊരു ജ്യോതിസിനെ സ്വീകരിക്കുന്നു, അതാണ് സ്വസ്വരൂപമായിരിക്കുന്ന ജ്യോതിസ്. സുഷുപ്തിയിലും സ്വപ്നത്തിലും പ്രകാശിക്കുന്ന ആ ജ്യോതിസ് അതുതന്നെയാണ് ജാഗ്രതത്തിലും പ്രകാശിക്കുന്നത്. സ്മൃതി സ്വപ്ന സമാധാനേ പുരുഷസ്യ സമീക്ഷ്യതേ ചേഷ്ടാദ പൂർവോത്തസ്യ ജ്യോതിസ്തത്ര അനുമീയതേ. സ്മൃതിയിൽ, സ്വപ്നത്തിൽ, സമാധിയിൽ സർവത്ര പുരുഷന്റെ ചേഷ്ട കാണുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ എല്ലാം ഒരു ജ്യോതിസിന്റെ സാന്നിധ്യമുണ്ട്. സ്വപ്നം കാണുമ്പോൾ ഉറക്കത്തിൽ, സമാധിയിലെല്ലാം പുരുഷന് ചേഷ്ടയുണ്ട്. അവിടെയെല്ലാം പുരുഷൻ അഭ്യസിക്കുകയാണ്, ബോധപൂർവം അഭ്യസിക്കുന്നു, അല്ലെങ്കിൽ സഹജമായി അഭ്യസിക്കുന്നു, അല്ലെങ്കിൽ അതിന് സുഷുപ്തിയിലെ അഭ്യാസം എന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞു. സുഷുപ്തിയിൽ നിന്ന് ഉറങ്ങുമ്പോൾ ഒരുവൻ പറയും, ഞാനൊന്നും അറിഞ്ഞില്ല, സുഖമായി ഉറങ്ങി എന്ന് പറയുന്നു. ഇത്തരത്തിലുള്ള ചേഷ്ട പുരുഷന് സർവത്രയുണ്ട്. അതുകൊണ്ട് ഈ സ്ഥലങ്ങളിലെല്ലാം, അതിന് സമാധിയായാലും ശരി, അവിടെയെല്ലാം ഒരു ജ്യോതിസ് പുരുഷനുണ്ടെന്ന് സ്വീകരിച്ചേ മതിയാകൂ. ബോധു കർത്തുശ്ചപും സൗസ്യ പ്രവൃത്തർ ഏഹ കാചന യഥോക്ത ജ്യോതിർവിരഹി നാസോ ദൃഷ്ട കച്ച കഥാചന. ബോദ്ധാവായും കർത്താവായും ഇരിക്കുന്ന ഈ പുരുഷൻ, ആ പുരുഷനിൽ എന്തൊക്കെ പ്രവൃത്തിയുണ്ടോ അതെല്ലാം പ്രവൃത്തിർ ഏഹ കാചന, ഏതെല്ലാം പ്രവൃത്തിയുണ്ടോ അതെല്ലാം യഥോക്ത ജ്യോതിർവിരഹി നാസോ ദൃഷ്ട കഥാചന. ഈ പറയുന്ന പ്രകാശം ജ്യോതിസില്ലെങ്കിൽ ഇതൊന്നും സംഭവിക്കത്തില്ല. പുരുഷന്റെ സഹജമായ പ്രവൃത്തികൾ പോലും അവന്റെ ഉള്ളിലിരിക്കുന്ന ഒരു ജ്യോതിസ് അതിന്റെ സാന്നിധ്യത്തിലാണ് നടക്കുന്നത്. കൂടസ്ഥ അനിത്യോർ ഭാസോ മധ്യവർത്തി പുമാനയം വാഗ്മന കായകർമാണി സർവദൈവ പ്രബദ്ധ്യത. കൂടസ്ഥാനിത്യോർ ഭാനോർ ഭാസോർ മധ്യവർത്തി പുമാനയം. ഒന്ന്, ആ ചൈതന്യം കൂടസ്ഥമായിരിക്കുന്ന ചൈതന്യം. മറ്റൊന്ന്, ഈ ജീവചൈതന്യം. ഇവിടെ ഏകനായിരിക്കുന്നവനാണ് പുരുഷൻ. അവൻ വാഗ്മനക്കായ കർമ്മങ്ങളെ സദാ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ജാഗ്രത്കാലേ നരസ്യസ്യ ഭാനുവാദി ജ്യോതിഷ യഥാ ചക്ഷുരാദി അനുഗ്രഹ്യേത സ്ഫുട വ്യവഹൃതി സ്തഥാ. ജാഗ്രത് കാലത്തിൽ ഈ മനുഷ്യന് ഭാന്വാദി ജ്യോതിഷമായിട്ടുള്ള സംബന്ധം വരുമ്പോൾ സ്ഫുടമായ വ്യവഹാരം സംഭവിക്കുന്നു. ഏവം ജാഗ്രതയെ താവ് ആദിത്യുക്തലക്ഷണം വിഭിന്ന അസംഹത ജ്യോതിർ അനുഗ്രഹ പുരസ്സര പുംവ്യാപാര സദക്ഷോത് പ്രമാണ പ്രമിത സ്ഫുട. അതുകൊണ്ട് ജാഗ്രതത്തിൽ ആദിത്യാദികളുടെ സഹായത്തോടുകൂടി വിഭിന്ന അസംഹത ജ്യോതിർ, ഈ സംഘാതത്തിൽ നിന്ന് ഭിന്നനായ ഭിന്നമായിരിക്കുന്ന ഒരു ജ്യോതിസ്, അതിനെ ആശ്രയിച്ചിട്ട് പും വ്യാപാര, അതിനെ ആശ്രയിച്ചിട്ടാണ് ഈ പുരുഷന്റെ വ്യാപാരങ്ങളെല്ലാം സംഭവിക്കുന്നത്. എങ്ങനെ? അക്ഷോധ പ്രമാണ പ്രമിത സ്ഫുട പും വ്യാപാര, ഇന്ദ്രിയജന്യമായ ജ്ഞാനത്തിലൂടെ ബോധ്യപ്പെടുന്ന ആ വ്യാപാരങ്ങളെല്ലാം മറ്റൊരു പ്രകാശത്തെ ആശ്രയിച്ചിട്ടാണ് എന്നർത്ഥം. ആ വാഗിന്ദ്രിയവും ശാന്തമാകുമ്പോൾ എന്ത് പ്രവൃത്തിയാ പിന്നീട് നടക്കുന്നു, അത് അടുത്ത് പറയുന്നു. ഇതുവരെ പറഞ്ഞതിന്റെ വിശദീകരണങ്ങളാണ് ഇതൊക്കെ. അടുത്ത് പറയുന്നു, സർവജ്യോതിരുപരുതു ഭൂരി വ്യാപാര കാരണം സ്വയം ജ്യോതിഷ്കോപിതം രാജാ പപ്രച്ഛമോഹദ. സർവ ജ്യോതിഷം ഉപശമിക്കുമ്പോൾ ഈ എല്ലാ വ്യാപാരത്തിനും ഭൂരിവ്യാപാര കാരണം, ഈ എല്ലാ വ്യാപാരത്തിനും കാരണമായിരിക്കുന്ന ഈ ജ്യോതിഷങ്ങളെ ഉപശമിക്കുമ്പോൾ എന്താ ശേഷിക്കുന്നത്? സ്വയം ജ്യോതിഷ്കുമിതം രാജ പപ്രച്ഛമോഹദ. ചോദിക്കേണ്ട കാര്യമില്ലല്ലോ, ഈ ഇന്ദ്രിയ വ്യാപാരം ബാഹ്യമായ ജ്യോതിഷെല്ലാം അസ്തമിക്കുമ്പോൾ ശേഷിക്കുന്നത് എന്താണ്? സ്വയം ജ്യോതിഷ്കം എന്താ പ്രകാശിപ്പിക്കുന്നതെന്ന് ചോദിക്കേണ്ട കാര്യമില്ല, അവിടെ ശേഷിക്കുന്നത് സ്വയം ജ്യോതിസ്സാണ്. സ്വയം ജ്യോതിസ്സായിരിക്കുന്ന പ്രകാശമാണ് പ്രകാശിപ്പിക്കുന്നത്, അത് രാജാവ് ചോദിക്കേണ്ട കാര്യമില്ല. എന്നാലും മോഹം കൊണ്ട് ചോദിക്കുന്നു രാജാ പപ്രച്ഛമോഹത. മോഹം കൊണ്ട് ചോദിച്ചു, വാസ്തവത ചോദിക്കേണ്ട കാര്യം ഇല്ല എന്നർത്ഥം. യത് പ്രസാദാദ് അവിദ്യാദി സിദ്ധദീവ ദിവാനിശം തമപ്യ അപഹ്നുതേ അവിദ്യ ന ജ്ഞാനസ്യ അസ്തി ദുഷ്കരം. ന അജ്ഞാനസ്യ അസ്തി ദുഷ്കരം. ഈ അജ്ഞാനത്തിന് ദുഷ്കരമായിട്ട് യാതൊന്നും തന്നെ ഇല്ല. ഈ അജ്ഞാനത്തിന് ചെയ്യാൻ കഴിയാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. എന്താണോ യത് പ്രസാദാദ് അവിദ്യാദി സിദ്ധ്യതീവ ദിവാനിശ സിദ്ധ്യതി ഇവ എന്ന് ചേർത്തിരിക്കുന്നു. ഏതൊന്നിന്റെ അനുഗ്രഹം കൊണ്ടാണോ ഈ അവിദ്യയും ഈ മോഹവും മറ്റും ഇങ്ങനെ നിലനിൽക്കുന്നത് പോലെ തോന്നുന്നത്. അവിദ്യാദി സിദ്ധ്യ ഈവ ദിവാനിശ രാവും പകൽ എന്നുവെച്ചാൽ സദാ ഈ അവിദ്യാദികൾ ഇങ്ങനെ നിലനിൽക്കുന്നത് ഏതൊന്നിന്റെ സഹായത്തുകൊണ്ടാണോ? തമപ്യപഹ്നതേ അവിദ്യ, അതിനെയും അവിദ്യ തന്നെ നിഷേധിക്കുന്നു. അതിനെ നിഷേധിക്കുന്ന അവിദ്യ തന്നെയാണ് അജ്ഞാനസ്യ അസ്തി ദുഷ്കരം. അതുകൊണ്ട് പറഞ്ഞു ഈ അജ്ഞാനത്തിന് ദുഷ്കരമായിട്ടിവിടെ ഒന്നും തന്നെ ഇല്ല. അത് തന്നെ അടുത്ത് വിശദീകരിക്കുന്നു. കുര്യാൻ മേരോ അണുധിയം. അണുവിനെ കണ്ടിട്ട് അത് മേരു പർവ്വതമാണെന്ന് തോന്നിപ്പിക്കാം. തിരിച്ചും കുര്യാൻ മേരോ അണുധിയം, അണു മേരുധിയം തഥാ. മേരുവിൽ അണു എന്നുള്ള ബുദ്ധിയും അണുവിൽ മേരു എന്നുള്ള ബുദ്ധിയും ഉണ്ടാകും. മേരു എന്നുള്ള ബുദ്ധിയും ഉണ്ടാകും. മേരു പർവ്വതമാണ്, അണു എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമാണ്. ഒന്നിനെ കണ്ടിട്ട് മറ്റൊന്നുള്ള ബോധം ഉണ്ടാകാം. മേരു അണുക്കളിൽ വിപരീത ബുദ്ധി ഉണ്ടാക്കാം. എന്ന് പറഞ്ഞാൽ എന്താ? സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആത്മതത്വത്തെ മറയ്ക്കാം. വേറുപോലെയാണ് വെറും തുച്ഛമായിരിക്കുന്ന അവിദ്യയെ മഹാഭീകരമായി കാണിക്കാം. ഈ അവിദ്യ വളരെ ബുദ്ധിമുട്ടാണ്, നശിപ്പിക്കാൻ പ്രയാസമുള്ളതാണ്. ഇത്തരത്തിൽ ബോധിപ്പിക്കാം. ആണ് പുരിയ മേരവിൽ അണുധിയം അണു മേരുധിയം തഥാ സർവത്ര അപ്രതിഘാത്യേവ പ്രതിഘജ്ഞോ മഹേശ്വര. പക്ഷെ എന്തു കാണിച്ചാലും ശരി, സർവത്ര അപ്രതിഘാത്യേവ സ്വയം അലുപ്തമായിരിക്കുന്നതാണ് ആര്? ഈ മഹേശ്വരൻ. എങ്ങനെയുള്ള മഹേശ്വരൻ? പ്രതി അജ്ഞ, സ്വയം അജ്ഞനായിരിക്കുന്ന ഈ മഹേശ്വരൻ, സ്വയം തന്നെ തന്നെ മറച്ചിരിക്കുന്ന ഈ മഹേശ്വരൻ, ഈ അവിദ്യ കൊണ്ട് ഏതെല്ലാം കോലാഹലങ്ങൾ ഇവിടെ അനുഭവിച്ചാലും അപ്രതിഘാതിയായി തന്നെ ഇരിക്കുന്നു. സ്വസ്വരൂപത്തിന് ഒരു മാറ്റവും സംഭവിക്കാതെ സ്വസ്വരൂപത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു. മാറ്റങ്ങളെല്ലാം അവിദ്യ കൊണ്ടാണെന്നർത്ഥം. അതുകൊണ്ട് യത് പ്രസാദ വിദ്യാദിസിദ്ധി, അങ്ങനെയുള്ള ആ മഹേശ്വരന്റെ അനുഗ്രഹം കൊണ്ടാണ് ഈ അവിദ്യ പോലും സിദ്ധിക്കുന്നതെന്നർത്ഥം. പ്രസാദ, നമ്മൾ സാറിന് പറയുന്നത് മഹേശ്വരന്റെ അനുഗ്രഹം കൊണ്ടാണ് ഈ അവിദ്യ നശിക്കുന്നതെന്നാണ്. നശിക്കുന്നതിന് മഹേശ്വരന്റെ അനുഗ്രഹം വേണം. ഇവിടെ പറയുന്ന ആ മഹേശ്വരന്റെ അനുഗ്രഹം കൊണ്ടാണ് ഈ അവിദ്യ നിലനിൽക്കുന്നത്. ആണ് പറഞ്ഞത് യത് പ്രസാദ അവിദ്യാദി സിദ്ധ്യതി ഇവ, സിദ്ധിക്കുന്നത് പോലെ സദാ. അപ്പോൾ തമപ്യ അപഹനീയം എന്ന് പറഞ്ഞാൽ ഏതൊരാളിന്റെ അനുഗ്രഹം കൊണ്ടാണോ താൻ സ്വയം നിലനിൽക്കുന്നത്, ആ ആളിനെ തന്നെ എന്ത് ചെയ്യുന്നവൻ നിഷേധിക്കുന്നു, മറയ്ക്കുന്നു എന്നർത്ഥം. തമപ്യപഹ്നതേ വിദ്യ, അത് വേറെ രീതി പറയുന്നതാണ്. ഈ അജ്ഞാനം എന്ന് പറയുന്നത് ആത്മതത്വത്തെ ആശ്രയിച്ചിട്ട് അതിനെ മറയ്ക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിനെ ആശ്രയിച്ച് അതിന് നിൽക്കാൻ കഴിയും, പക്ഷെ ആശ്രയിച്ചു കഴിഞ്ഞാൽ അതിനെ മറയ്ക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും അജ്ഞൻ, അജ്ഞോഹം അജ്ഞോഹം എന്നറിയുന്നത്. എവിടുന്ന് വന്നീ അജ്ഞാനം? ഈ അജ്ഞാനം എങ്ങനെയാണോ സ്വയം പ്രകാശിക്കുന്ന മഹേശ്വരനെ ഈ അജ്ഞാനത്തിന് മറയ്ക്കാൻ കഴിയുന്നത്, എങ്ങനെ ഈ അജ്ഞാനം ഇതിനെ ആശ്രയിച്ച് തന്നെയാണ് നിലനിൽക്കുന്നത്? ഈ സ്വയം പ്രകാശിക്കുന്ന മഹേശ്വരനെ ആശ്രയിച്ച് തന്നെയാണ് നിലനിൽക്കുന്നത്, പക്ഷെ എന്നിട്ട് അതിനെ മറയ്ക്കുന്നു. സ്വതോ ബുദ്ധം സ്വതശുക്തം സ്വതോ മുക്തം നിരാത്മിക അവിചാരിത സംസിദ്ധിര അവിദ്യ ലിംഗത്തെ കഥം. സ്വതോ ബുദ്ധം, സ്വയം ബുദ്ധസ്വരൂപനാണ് ഓരോരുത്തരും. സ്വതശുദ്ധം, സ്വയം ശുദ്ധസ്വരൂപനാണ്. സ്വതോമുക്തം, സ്വയം മുക്തസ്വരൂപനാണ്. അങ്ങനെ ഇരിക്കെ നിരാത്മിക അവിചാരിത സംസിദ്ധിര വിദ്യ ലിംഗതേ കഥം. അങ്ങനെ ഇരിക്കുന്ന ഇതിനെ നിരാത്മിക, പ്രത്യേകിച്ചൊരു സ്വരൂപമില്ലാത്തത്, സത്തൊന്നോ അസത്തൊന്നോ ഒന്നും നിർവചിക്കാൻ കഴിയാത്തത്, അത് നിരാത്മികയാണ്. അതിനൊരു സ്വതന്ത്രമായ രൂപമില്ല. ആ വിചാരിത സംസിദ്ധി, വിചാരം ചെയ്തു കഴിഞ്ഞാൽ ഇതില്ല, വിചാരം ചെയ്യാതിരിക്കുമ്പോഴേ ഇതുള്ളൂ. തത്വവിചാരം ചെയ്യാത്തവനാണ് ഇതുള്ളത്. കഥം അവിദ്യ കഥം ലിംഗത്തെ, അവിദ്യ എങ്ങനെ ബാധിക്കുന്നു സ്വസ്വരൂപത്തെ? സ്വതോ മുക്തമായിരിക്കുന്നു. മുക്തം മാത്രമല്ല ബുദ്ധവും ശുദ്ധവും മുക്തവും ആയിരിക്കുന്ന ഈ സ്വരൂപത്തെ അതിനാണ് ആത്മാവെന്ന് പറയുന്നത്. അതിനെങ്ങനെ ഇത് ബാധിക്കും? അതിനുമായിട്ട് എന്താ ബന്ധം? ബന്ധമൊന്നും വരാൻ വഴിയില്ല എന്നർത്ഥം. എന്ന് വെച്ചാൽ ആ പ്രത്യേക സ്വരൂപവുമായിട്ട് ഇതിന് വാസ്തവത്തിലുള്ള ഒരു സംബന്ധവുമില്ല, വാസ്തവത്തിലുള്ള ഒരു വസ്തുവുമല്ല. വാസ്തവത്തിലല്ല ഇല്ലാത്തതായ ഒരു വസ്തുവിന് എങ്ങനെ വാസ്തവത്തിൽ സംബന്ധം വരും? ഒരിക്കലും വരത്തില്ല. അതുകൊണ്ട് മായയ്ക്ക് ആത്മാവുമായിട്ടൊരു സംബന്ധവുമില്ല. അതാ പറയുക, നിരാത്മിക ഇല്ലാത്തതിന് എങ്ങനെ സംബന്ധം വരും? അതുകൊണ്ട് പറയുന്നു, നിസ്സംഗസ്യ സസംഗേന കൂടസ്ഥസ്യ വികാരിണ പുനസ്യ അനാത്മനോ യോഗോ വാസ്തവനോ വന്ദ്യതേ. നമ്മൾ സാറിന് പറയും ആത്മ അനാത്മ വിവേകം എന്ന് പറയും. ആത്മാവിനെ ആത്മാവിനെ വിവേചിക്കണമെങ്കിൽ എന്ത് വേണം? ആത്മാവിനെ അനാത്മാവിനെ കണ്ടെത്തണ്ടേ? ഉണ്ടായാലും വിവേചിക്കാൻ പറ്റും. ഇവിടെ പറയുന്നു നിസ്സംഗസ്യ കൂടസ്ഥസ്യ വികാരണ പൂർണസ്യ. അങ്ങനെയായിരിക്കുന്നു ഈ ആത്മതത്വം, നിസ്സംഗമായിരിക്കുന്നു, കൂടസ്ഥമായിരിക്കുന്നു, വികാരി പൂർണ്ണമായിരിക്കുന്നു, വികാരിയില്ല പൂർണ്ണമായി. അങ്ങനെയുള്ള ആത്മതത്വത്തിന് സസംഗേന സംഗമുള്ള വികാരണ വികാരിയുമായിട്ടുള്ള ആത്മാവുമായിട്ട് യോഗോ വാസ്തുവിനോ വിദ്യതയോ ഒരു ബന്ധം ഒരിക്കലും വരാൻ വഴിയില്ല. അങ്ങനൊരു ബന്ധം വരത്തില്ല. ഒന്ന് കൂടസ്ഥമാണെങ്കിൽ മറ്റത് സംഘമുള്ളതാണ്, ഒന്ന് പൂർണ്ണമാണെങ്കിൽ മറ്റൊന്ന് വികാരിയാണ്, ഒന്ന് നിസ്സംഗമാണെങ്കിൽ മറ്റൊന്ന് സസംഗമാണ്. അങ്ങനെയുള്ള ആത്മാ അനാത്മാ ബന്ധം എങ്ങനെ ഉണ്ടാവും? ആത്മാവിനെങ്ങനെ അനാത്മാവുണ്ടാകും? ആത്മനോ യോഗോ വാസ്തവനോ ഉപത്തി, വാസ്തവത്തിൽ അങ്ങനെ ഒരു ബന്ധം ഉണ്ടാകത്തില്ല. പറഞ്ഞു വരുമ്പോൾ ഇവിടെ അനാത്മാവെന്നോ അവിദ്യയെന്നോ അജ്ഞാനമെന്നോ അങ്ങനെ പറയുന്ന ഒന്നും തന്നെ ഇല്ല. അങ്ങനെ രണ്ടെണ്ണം തമ്മിൽ സംബന്ധം ഉണ്ടാകത്തില്ല. കാരണം ഇവിടെ ഈ ജാഗ്രതയിലെ ഭാവങ്ങളെ നിഷേധിക്കുകയാണ്. ആത്മാവിനെ അസംഗനായും കൂടസ്ഥനായും എല്ലാം ധരിക്കുകയും അതോടൊപ്പം മായയെ കൂടെ അജ്ഞാനത്തെ കൂടെ അംഗീകരിക്കുക, രണ്ടും കൂടെ സാധ്യമല്ല. അതാണ് പറയുന്നതിന് താല്പര്യം. അവിദ്യാത്മനോ വാസ്തവ അസംബന്ധേ. അങ്ങനെ രണ്ടാമതൊന്നുണ്ടെങ്കിലേ സംബന്ധം വരൂ. രണ്ടാമതൊന്നില്ലാതുകൊണ്ട് ഇവിടെ സംബന്ധമില്ല. പിന്നെന്താ ഉള്ളത്? ആത്മാവ് മാത്രം. പൂർണസ്യാത്മനോ യോഗോ വാസവോ. പൂർണമായിരിക്കുന്ന ഈ ആത്മാവിന് അപൂർണമായിരിക്കുന്ന മറ്റൊന്നുമായിട്ടുള്ള സംബന്ധം ഒരിക്കലും ഉണ്ടാകില്ല. അപ്പൊ പൂർണമായ ഈ ആത്മാവ് ഇതിൽ എങ്ങനെ അപൂർണത്തെ കാണുന്നു? ഈ അപൂർണ അനുഭവങ്ങൾ എങ്ങനെ? ഞാൻ അജ്ഞനാണെന്നുള്ള അനുഭവം എങ്ങനെ? അവിദ്യയെക്കുറിച്ചുള്ള അനുഭവം എങ്ങനെ? അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല എന്നർത്ഥം. പൂർണ്ണമായ ആത്മാവ് മാത്രം. പക്ഷെ ഇവിടെ ഒന്ന് ചേർന്നതാണ് വാസ്തവോ എന്ന ഉപപദ്ധതി. പരമാർത്ഥത്തിൽ വാസ്തവത്തിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഞാൻ അജ്ഞനാണെന്ന് എനിക്കൊരു അനുഭവം ഉണ്ടല്ലോ, അത് വാസ്തവമല്ല. വാസ്തവത്തിലില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്? അജ്ഞാനകാര്യമായ ഈ ലോകത്തിൻ്റെ അനുഭവം, ശരീരത്തിൻ്റെ അനുഭവം, കാര്യകർണങ്ങളുടെ അനുഭവങ്ങളെല്ലാം ഉണ്ടല്ലോ, വാസ്തവമല്ലെങ്കിൽ പിന്നെന്താ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്? അതുകൊണ്ടാണ് അവിടെ വാസ്തവ ശബ്ദം ഉപയോഗിച്ചു. പരമാർത്ഥത്തിൽ അങ്ങനെ ഒരു അനുഭവമില്ല എന്ന് പറഞ്ഞാൽ ഇന്നുള്ള ഈ അനുഭവത്തിനൊരു സമാധാനം പറയുകയാണ്, ഇത് പരമാർത്ഥമല്ല. ഇതാണ് സമാധാനം. എന്തുകൊണ്ട് ആത്മാവിനെ പരമാർത്ഥമല്ല എന്ന് പറഞ്ഞുകൂടെ? അത് പറയാൻ വയ്യ. എന്തുകൊണ്ട്? അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഈ ശരീര വ്യതിരിക്തമായ ഒരു ജ്യോതിസിനെ ആശ്രയിച്ചിട്ടാണ് ഇത് ചേഷ്ടകളെല്ലാം നടക്കുന്നത്. ആ ജ്യോതിസ് സ്വസ്വരൂപമായിരിക്കുന്ന ആത്മവസ്തുവാണ്. അപ്പം അതിനാശ്രയിച്ച് നടക്കുന്ന ഈ ചേഷ്ടകൾ അതിന് വാസ്തവത്തിൽ പരമാർത്ഥത്തിൽ ഒരു നിലയില്ല. അതാണ് ഇവിടെ വിശദീകരിച്ചത്. ആത്മജ്യോതിസ്തഥേ വേദം സദാ അനസ്തമിതോദിതം ഭന്വാദിഷു സർവേഷു സദൈവ പ്രാവിവക്ഷിതം. ആത്മജ്യോതിസ്തഥേ വേദം സദാ അനസ്തമിതോദിതം ഭന്വാദിഷു സർവേഷു തദൈവ പ്രാവിവക്ഷിതം. ഭാനുവാദിഷുഭി സർവേഷു, ഭാനുവാദി വെളിച്ചങ്ങളിലെല്ലാം വെളിച്ചമായിരിക്കുന്നത് ആത്മജ്യോതിയാണ്. ഇവിടെ കാണുന്ന ഈ ജ്യോതിസുകളുണ്ടല്ലോ, പല ജ്യോതിസുകൾ, നേരത്തെ പറഞ്ഞ വാഗിന്ദ്രിയം തുടങ്ങി സൂര്യൻ ചന്ദ്രൻ തുടങ്ങി ഈ ജ്യോതിസുകൾ, ഈ ജ്യോതിസുകളിലെല്ലാം ജ്യോതിസായിരിക്കുന്ന ആത്മജ്യോതിസ് തന്നെയാണ്. എന്താണ് സദാ അനസ്തമിതോദിതം? അത് അസ്തമിക്കുന്നില്ല, ഉദിക്കുന്നില്ല. ഇതിനെയാണ് ഇവിടെ വാസ്തവത്തിലുള്ള ജ്യോതിസ് എന്ന് പറയുന്നത്. അതിനാണ് നൃത്തം. അപ്പോൾ ഈ ഒരു പ്രകാശത്തെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രകാശം കൊണ്ടാണ് ബാക്കിയുള്ള പ്രകാശങ്ങളുമെങ്കിൽ എന്താ സംഭവിക്കുന്നത്? വെഞ്ചകാനാം ഹി സർവേഷ ന സ്വരൂപാതിരേകത വെങ്കേഷു അതിശയോ തിഷ്ടതോതു നു വ്യതിരിക്യഥ. ഒരു വെളിച്ചം ഒരു വസ്തുവിനെ പ്രകാശിപ്പിക്കുമ്പോൾ ഏതായാലും ശരി ാണ് വ്യഞ്ജകാനാം ഹി സർവേഷാം ന സ്വരൂപാതിരേയത വെങ്കേഷു അതിശയോദിഷ്ട. അവിടെ പ്രകാശത്തെ ആശ്രയിച്ചിട്ടാണ് ഇത് പ്രകാശിക്കുന്നത്. എന്റെ മുമ്പിലിരിക്കുന്ന ഈ പുസ്തകം പ്രകാശിക്കുന്നത് ഇതിൽ പതിക്കുന്ന പ്രകാശത്തെ ആശ്രയിച്ചിട്ടാണ്. അപ്പോൾ വ്യംഗ്യമായിരിക്കുന്നു പുസ്തകം, വ്യഞ്ജകമായിരിക്കുന്നു പ്രകാശം. പ്രകാശത്തിന്റെ സഹായത്തോടു കൂടിയാണ് ഇതിനെ അറിയുന്നത്. പ്രകാശമാണ് ഇതിനെ ബോധിപ്പിക്കുന്നത് എന്നതാണ്. അപ്പോ അതുകൊണ്ട് പറയുന്നു ഞാനിതാ ഇത് കാണുന്നു എന്ന് പറയുമ്പോൾ അവിടെ പ്രകാശത്തിന്റെ സഹായത്തോടു കൂടി മാത്രമേ അത് പറയാൻ കഴിയുന്നുള്ളൂ. അവിടെ വ്യംഗ്യമായിരിക്കുന്ന ആ പുസ്തകത്തിൽ ഈ പുസ്തകത്തെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വ്യഞ്ജകമായിരിക്കുന്ന പ്രകാശത്തിന് അപ്പുറമൊന്ന്, പ്രകാശമല്ലാതെ മറ്റൊന്ന്, ഒരു വിശേഷത അവിടെ ഇല്ലെന്നാണ്. ഇവിടെ എന്തെല്ലാം വിശേഷത കാണുന്നു അതെല്ലാം ഈ പ്രകാശം തന്നെ. ഇവിടെ കറുപ്പായി കാണുന്നതും വെളുപ്പായി കാണുന്നതും എല്ലാം ഈ പ്രകാശം തന്നെ. ഇവിടെ രൂപമായി, അതായത് ആകൃതിയായി കാണുന്നതും പ്രകാശം തന്നെ. അപ്പോൾ വ്യംഗ്യത്തിൽ വ്യഞ്ജകത്തിൽ നിന്നും വേറിട്ടൊന്നിനെ എടുക്കാൻ പറ്റില്ല എന്നാണ് ഇവിടെ പറയുന്നത്. സ്വരൂപം അതിരേകത, ആ വ്യഞ്ജകത്തിന്റെ സ്വരൂപത്തിൽ നിന്ന് വേറിട്ട് ഒന്നിനും നിങ്ങൾക്ക് ഇവിടെ എടുക്കാവുന്നില്ല എന്ന് പറഞ്ഞാൽ, ഇവിടെ ഞാൻ പുസ്തകത്തെ വെളിച്ചം കൊണ്ട് കാണുമ്പോൾ ഈ വെളിച്ചത്തിൽ നിന്നും വേറിട്ടൊരു കറുപ്പ്, വെളിച്ചത്തിൽ നിന്ന് വേറിട്ടൊരു വെളുപ്പ്, വെളിച്ചത്തിൽ നിന്നും വേറിട്ടൊരു ആകൃതി, അങ്ങനെ കാണാൻ ഒക്കത്തില്ല. ആ വെളിച്ചത്തോട് വേർതിരിക്കാൻ വയ്യാതെ ഇത് കാണുന്നുള്ളൂ. അവിടെ മുമ്പേ ഉണ്ടായിരുന്നല്ലേ, അതിനെ വെളിച്ചം പ്രകാശിപ്പിക്കുകയല്ലേ. ആയിക്കോട്ടെ, മുമ്പ് ഉണ്ടായിരുന്നു എന്ന് സമ്മതിക്കുക, പക്ഷെ വെളിച്ചം അതിനെ പ്രകാശിപ്പിക്കുമ്പോൾ ഇവിടെ പറയും. മുമ്പുണ്ടോ പിന്നീടില്ലേ എന്നുള്ളതല്ല ഇവിടുത്തെ ചർച്ച. വെളിച്ചം ഇതിനെ പ്രകാശിക്കുമ്പോൾ ആ വെളിച്ചത്തിൽ നിന്ന് വേറിട്ട് ഇതിനെയൊന്നും കാണാൻ കഴിയുന്നില്ല. വെളിച്ചത്തിൽ നിന്ന് വേറിട്ട് എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ കാഴ്ചയില്ല. അതാണ് വ്യഞ്ജകാനാഭി സർവേഷാം എന്ന സ്വരൂപം വിദ്രേഹ വ്യംഗ്യേഷു അതിശയോ ദൃഷ്ട. അങ്ങനെ ഒരു പ്രത്യേകത ഇവിടെ കാണുന്നില്ല. ഇവിടെ എന്ത് കാണുന്നോ അത് വെളിച്ചം കൊണ്ട് തന്നെ, എന്ത് കാണുന്നോ ഒന്നിനെയും വെളിച്ചത്തു നിന്ന് വേർപിരിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ആ വെളിച്ചത്തെയും കാണുന്ന വെളിച്ചമാണ് ആത്മജ്യോതിസ്. ആ ജ്യോതിസിന്റെ വെളിച്ചത്തിൽ അനുഭവപ്പെടുന്ന ഒന്നിനും ഈ വെളിച്ചത്തിനപ്പുറമുള്ള ഒരു വിശേഷതയില്ല. ആത്മജ്യോതിസാകുന്ന വെളിച്ചത്തിൻ്റെ പ്രകാശത്തിനപ്പുറം ഈ വെളിച്ചത്തിൽ അനുഭവപ്പെടുന്ന ഒന്നിനും അതിശയമില്ല, വിശേഷതയില്ല. എല്ലാ ആത്മജ്യോതിസ് തന്നെ. അതാണ് പറഞ്ഞത്, ആത്മജ്യോതി സദൈവേദം സദാ അനസ്തമിതോദിതം. ഒരിക്കലും അസ്തമിക്കുകയും ഉദിക്കുകയും ചെയ്യാത്ത ഈ ആത്മജ്യോതിസ് അതിൻ്റെ വെളിച്ചം തന്നെയാണ്. ആ വെളിച്ചത്തിൽ നിന്ന് വേറിട്ടൊന്നിനെയും കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് അതിനെ പറഞ്ഞത് സ്വതോ ബുദ്ധം സ്വതശുദ്ധം സ്വതോ മുക്തം ആണ് അതിരിക്കുന്നത്. എന്നാലും ഈ കാണുന്നതെല്ലാം എന്താണ്? നിരാത്മിക അവിചാരിത സംസിദ്ധി, അതാണ് അവിദ്യ. അതിന് നാജ്ഞാനസ്യാസ്യ ദുഷ്കരം, അതിന് ദുഷ്കരമായി ഒന്നുമില്ല. അണുവിനെ പർവ്വതമാക്കും, പർവ്വതത്തെ അണുവാക്കും, എല്ലാം ഈ അവിദ്യയുടെ ശക്തിയാണ്. എന്നാൽ അത് സ്വയം നിലനിൽക്കുന്നതുമല്ല എന്നാണ്. അങ്ങനെയുള്ള ആത്മജ്യോതിസ് ആത്മജ്യോതിസിന്റെ പ്രകാശത്തിലാണ് ഇതെല്ലാം അനുഭവപ്പെടുന്നത്. ദൃശ്യതേജ സ്വപ്ന ജ്യോതിഷ്കാരി സിദ്ധർ ബന്ധുസംഗമന വിയോഗ ദർശനം ദേശാന്തരഗമനാദിച ദേശാന്തരഗമനം തുടങ്ങിയ കാര്യങ്ങളെല്ലാം സ്വപ്നത്തിൽ കാണുന്നു. സുഷുപ്തിയിലേക്ക് പോയാലോ സുഷുപ്ത ഉത്ഥാനം, അവിടെയുണ്ടൊരു വ്യവഹാരം. സുഷുപ്തിയിൽ നിന്ന് ഉണർന്നു വരുന്നു, പറയുന്നു സുഖമഹമസ്വാപ്സം കിഞ്ചിത അവേദിഷം, ഞാൻ സുഖമായി ഉറങ്ങി വന്നു പറഞ്ഞില്ല. ഇതെല്ലാം ജാഗ്രതത്തിലെ സുഷുപ്തിയെ സംബന്ധിച്ചുള്ള വ്യവഹാരങ്ങളാണ്. ഇതിനെ സംബന്ധിച്ച് വലിയ തർക്കമുണ്ട്. ഇതെന്താണ്? സ്മൃതിയാണോ? ഇത് അനുമാനമാണോ? എന്തൊക്കെയാ? എന്താ ഇവിടെ സംഭവിക്കുന്നത്? അനുമാനമാണെങ്കിൽ എന്താ അതിൻ്റെ ഹേതു? അസ്മൃതിയാണെങ്കിൽ എന്താണ് പൂർവാനുഭവം? അതെവിടെ സംഭവിച്ചു? ആർക്ക് സംഭവിച്ചു? അവസാനിക്കാത്ത തർക്കങ്ങളാണ്. അത്തരം തർക്കങ്ങളിലൊന്നും കഴമ്പില്ല. ഒരു കാര്യം പരമാർത്ഥമാണ്, സുഷുപ്തിയെ സംബന്ധിച്ചും വ്യവഹാരമുണ്ട്. അത് സുഷുപ്തിയിലല്ലെന്നേ ഉള്ളൂ, ജാഗ്രതത്തിലാണെന്നേ ഉള്ളൂ. സ്വപ്ന വ്യവഹാരം സ്വപ്നത്തിൽ തന്നെയുണ്ട്, പക്ഷെ അത് ജാഗ്രതത്തിൽ സ്പഷ്ടമാണ്. ജാഗ്രത വ്യവഹാരത്തെ ആശ്രയിച്ചിട്ടാണ് സുഷുപ്തി സ്വപ്നം തുടങ്ങിയ വ്യവഹാരങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. സ്വപ്നത്തിലിരുന്ന് സ്വപ്നത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, സുഷുപ്തിയിൽ പോയിട്ട് അവിടെ ചിന്തിക്കുന്നില്ല, പക്ഷെ ജാഗ്രതത്തിലിരുന്നുകൊണ്ട് ചിന്തിക്കുന്നു. ജാഗ്രതത്തിലിരുന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ സ്വപ്ന വ്യവഹാരം എങ്ങനെയാണ് സ്പഷ്ടമായിരിക്കുന്നത്. അത് സ്പഷ്ടമായിരിക്കുന്നു എന്ന് പറയുന്നത് സ്വപ്ന വ്യവഹാരത്തെ സ്മരിക്കുന്നു എന്നാണ്. ഞാൻ സ്വപ്നം കണ്ടു, ആ സമയത്ത് ഞാൻ ഉണർന്നിരുന്നു, അവിടെ എൻ്റെ സ്വരൂപമായിരിക്കുന്ന ജ്യോതിസിലാണ് ആ സ്വപ്ന ദൃശ്യങ്ങൾ സംഭവിച്ചത്. ഇതെല്ലാം സ്മരിക്കാൻ കഴിയുന്നു. സുഷുപ്തിയിലേക്ക് പോയാലോ, ഗാഠനിദ്രയിലേക്ക് പോയാൽ ആ വ്യക്തതയില്ല. ഉണർന്നു വരുമ്പോൾ വ്യവഹാരമുണ്ട്, പക്ഷേ അവിടെ അവ്യവഹാരമായിരിക്കുന്നു. പക്ഷെ അതിനെ ആശ്രയിച്ചും ജാഗ്രതയിൽ വ്യവഹാരം നടക്കുന്നുകൊണ്ട് പറയുന്നു സുഷുപ്തി വ്യവഹാരം ആ ജ്യോതിഷനെ ആശ്രയിച്ചും നടക്കുന്നുണ്ട്. ഞാൻ സുഖമായി ഉറങ്ങി ഒന്നും പറഞ്ഞില്ല എന്ന് പറയുന്ന ഈ വ്യവഹാരം ഈ ജാഗ്രതനെ ആശ്രയിച്ചിട്ടല്ല. ജാഗ്രതയിൽ ഞാനിപ്പോൾ ഉണർന്നിരിക്കുകയാണ്, എനിക്കത് പറയാൻ കഴിയും. സ്വപ്നത്തെ ആശ്രയിച്ചിട്ടുമല്ല അവിടെയും ഉണർന്നിരുന്നു, പക്ഷെ സുഷുപ്തിയിൽ അങ്ങനെയായിരുന്നില്ല. അവിടെ ഉറങ്ങിയിരുന്നു, എല്ലാം വിട്ടിരുന്നു. മാത്രമല്ല അത് ജാഗ്രത സ്വപ്നങ്ങളുടെ കാലുഷ്യമില്ലാതിരുന്നു. ജാഗ്രത സ്വപ്നങ്ങളുടെ കാലുഷ്യമില്ലാതിരുന്നുള്ളത് ശാന്തമായിരുന്നു, സുഖമായിരുന്നു, ആനന്ദമായിരുന്നു, സ്വച്ഛമായിരുന്നു, വിക്ഷേപരഹിതമായിരുന്നു. ഇങ്ങനെയെല്ലാം പറയുന്നു. ആ ജ്യോതിസ് അതേതാണ് ജ്യോതിസ്, അതാണ് സ്വസ്വരൂപമായിരുന്ന ജ്യോതിസ്. ഇപ്പോൾ സ്വസ്വരൂപമായിരിക്കുന്ന ജ്യോതിസ്, അവിടെ അത് സ്വസ്വരൂപമായിരുന്നു, ഇപ്പോഴും അത് സ്വരൂപമായി തന്നെ ഇരിക്കുന്നു. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് വിവാദം ഉണ്ടാക്കിയിട്ടൊരു കാര്യമില്ല. സ്വസ്വരൂപത്തെ സംബന്ധിച്ച് അടുത്ത ഭാഷകാരൻ ചർച്ച ചെയ്യും. ഈ ജ്യോതിസ് ഈ ശരീര സംഘാതത്തിലാണോ അതോ മറ്റെവിടെയെങ്കിലുമാണോ, അതൊക്കെ ചർച്ച ചെയ്യും. അങ്ങനെ ഒരു വിവാദത്തിന്റെ ആവശ്യമില്ല. അതാണ് ഇവിടെ പറഞ്ഞത്, സ്വതോബുദ്ധം സ്വതശുദ്ധം സ്വതോമുക്തം. വിവാദം ഉണ്ടാക്കുന്ന എന്താണ്? നിരാത്മികയായിരിക്കുന്ന സ്വസ്വരൂപത്തെ ഒരിക്കലും ലഭിക്കാത്തതായ ഈ അവിദ്യ, അതാണ് ഈ വിവാദത്തെ ഉണ്ടാക്കുന്നത്. ഒരിക്കലും തന്റെ സ്വയം പ്രകാശത്തിന് തടസ്സമില്ലാതിരുന്നിട്ടും അതാണ്. ജാഗ്രതയിൽ സ്വയം പ്രകാശത്തിന് തടസ്സമുണ്ടോ? ഇല്ല. എന്നാലും പറയുന്നു ഞാൻ അജ്ഞനാണ്. സ്വപ്നത്തിന് ഇതിനു വല്ല തടസ്സമുണ്ടോ? ഇല്ല. എന്നാലും പറയുന്നു ഞാൻ വിക്ഷിപ്തനായിരുന്നു, ഭോക്താവായിരുന്നു, ഭർത്താവായിരുന്നു. സുഷുപ്തിയിലോ അവിടെയും ഇതിന് തടസ്സമില്ല. എന്നാലും പറയുന്നു ഞാൻ ഒന്നും അറിഞ്ഞില്ല. സ്വന്തം അജ്ഞാനത്തെക്കുറിച്ച് പറയുന്നു. ഇവിടെ പറഞ്ഞു സർവത്ര അപ്രതിഘാതി ആണെങ്കിലും പ്രതീകജ്ഞോ മഹേശ്വര, ഈ മഹേശ്വരൻ അജ്ഞനായിരിക്കുന്നു. അതാണ് അവിചാരിത സംസിദ്ധി അവിദ്യ. വിചാരിത സംസിദ്ധി, വിചാരം കൊണ്ട് സിദ്ധിക്കത്തില്ല, വിചാരം ചെയ്യാതിരുന്ന സിദ്ധി. അവിദ്യയും അവിദ്യയുടെ കാര്യങ്ങളും സിദ്ധിക്കുന്നതെല്ലാം ചിന്ത ചെയ്യാത്തതുകൊണ്ടാണ്. ഇവിടെ പ്രപഞ്ചമുണ്ട്, അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ പ്രതീതിയുണ്ട്, പ്രാരബ്ധമുണ്ട്. ഇങ്ങനെ പ്രപഞ്ചത്തിന്റെ അസ്തിത്വത്തെ സമർത്ഥിക്കുന്നതെല്ലാം അവിചാരിത സിദ്ധമാണ്. അവിചാരിതം, വിചാരം ചെയ്യാതെ സിദ്ധിക്കുന്നതാണെന്ന് പറഞ്ഞാൽ വിചാരം ചെയ്യാത്ത മനസ്സിന് സമാധാനത്തിന് വേണ്ടി പറയുകയാണ്. തത്വത്തെ ഒരുവൻ ബോധിച്ചാലും അതിനെ ബോധിപ്പിക്കുന്ന തത്വം ബോധമില്ലാത്ത മനസ്സിനാണ്. അപ്പോൾ തത്വബോധമില്ലാത്ത മനസ്സിനെ ബോധിപ്പിക്കുമ്പോൾ ഇതെല്ലാം പറയേണ്ടി വരും. അവിചാരിത സിദ്ധമായ ഈ മായയെ അല്ലെങ്കിൽ അവിദ്യയെക്കുറിച്ചൊക്കെ പറയേണ്ടി വരും. അത് പറയും ജനന മരണങ്ങൾ, അവിടെ ജന്മഹേതുവായ പ്രാരബ്ധം, ആ പ്രാരബ്ധം നിലനിൽക്കുന്നു. അതുകൊണ്ട് നിത്യശുദ്ധ ബുദ്ധമുക്തം എന്നെല്ലാം തന്നെ ബോധിച്ചാലും വീണ്ടും വ്യവഹാരം നിലനിൽക്കുന്നു. ഇതെല്ലാം പറയും. ഇത് പരമാർത്ഥമല്ല, അവിചാരിത സിദ്ധമായ അവിദ്യയെ സ്വീകരിച്ചുകൊണ്ട് പറയുന്ന, അല്ലെങ്കിൽ അത് അത്തരൊരു വ്യവഹാരമില്ലാന്നർത്ഥം. അതുകൊണ്ട് അങ്ങനെയുള്ള ആ ജ്യോതിസ് ജാഗ്രത സ്വപ്ന സുഷുതികളിൽ മൂന്നവസ്ഥയിലും ഏകരൂപത്തിൽ പ്രകാശിക്കുന്ന ജ്യോതിസ് അതാണ് താൻ, അതാണ് തന്റെ സ്വരൂപം എന്ന് ജനകനം ബോധിപ്പിക്കുകയാണ്. ആത്മൈവാസ്യ ജ്യോതിർഭൂതി, അവന് ജ്യോതിസായിരിക്കുന്ന ആത്മാവാണ് എന്ന് വെച്ചാൽ അവന്റെ സ്വരൂപം തന്നെ ജ്യോതിസ്. സ്വപ്നാദു വാസനാരൂപീത ധീരാത്മജ്യോതിഷാധിപിത, സ്വപ്നാദികളിൽ ഇങ്ങനെ നാനാ വൈചിത്രങ്ങൾ കാണുന്നുകൊണ്ട് പറയുന്നത് വാസന രൂപമാണ് ആ ധീ. വാസന എന്ന് പറയുന്ന അവിടെ കാണുന്ന കാഴ്ചകളെയാണ് വാസന, വേറെ ഒന്നുമല്ല. സ്വപ്നത്തിൽ കാണുന്ന ആനയും കുതിരയും എല്ലാം തന്നെയാണ് വാസന എന്ന് പറയുന്നത്. ആ രൂപത്തിലുള്ള വാസനകൾ ആത്മജ്യോതിഷാദീപിത, എന്താണ്, മറ്റൊന്നിനെ ആശ്രയിക്കാതെ സ്വജ്യോതിസ്സുണ്ട്, സ്വസ്വരൂപമായിരിക്കുന്ന ജ്യോതിസ്സുകൊണ്ട് അതെല്ലാം പ്രകാശിച്ചിട്ട് സ്വം വ്യാപാരം കരോതി, അതാതിന്റെ പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്നു. ആത്മാ ഇത് കാര്യകാരണ സ്വ അവയവ സംഘാത വ്യതിരിക്തം കാര്യകരണ അവഭാസകം ആദിത്യാദി ബാഹ്യ ജ്യോതിർവത് സ്വയം അന്യേന അനവഭാസ്യമാനം അവിധീയതേ. ജ്യോതിരന്തസ്ഥം ചാരിശേഷ്യ ആത്മേതി ആത്മാനം അഭിധീയതേ. ആത്മാ എന്ന് പറയുന്നത് ആത്മാവിനെയാണ് എന്ന് വെച്ചാൽ, ആത്മാ എന്ന് പറയുന്നത് സ്വസ്വരൂപത്തെയാണെന്നർത്ഥം, ശ്രോതാവിന്റെ സ്വരൂപത്തെ, അതിനാണ് ഇവിടെ ആത്മാവെന്ന് പറയുന്നത്. അതെങ്ങനെയുള്ളത്? കാര്യകരണ സ്വാവയവ സംഘാത വ്യതിരിക്ത, ഈ പുരുഷന്റെ കാര്യകരണങ്ങളായിരിക്കുന്ന അവയവങ്ങളിൽ നിന്നും ഭിന്നമായിരിക്കുന്നതും കാര്യകരണാവഭാസകം, ഇതിനെല്ലാം സദാ പ്രകാശിപ്പിക്കുന്നു. ഇതെന്റെ ശരീരമാണ്, ഇതെന്റെ മനസ്സാണ്, ഇതെന്റെ ഇന്ദ്രിയങ്ങളാണ്, ഇതിനെ ഞാൻ അറിയുന്നു, ഇതിനെ ആശ്രയിച്ച് ഞാൻ വ്യാപാരങ്ങൾ ചെയ്യുന്നു, ഇത് ഉണ്ടായതാണ്, ഇത് നശിക്കുന്നതാണ്, ഇതാണ് വ്യവഹാരം എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള കാര്യകരണങ്ങളുടെ അവഭാസകമായിരിക്കുന്നത്, ഇതിന്റെ പ്രവൃത്തികളെല്ലാം പ്രകാശിപ്പിക്കുന്നത്. ആദിത്യാദി ബാഹ്യജ്യോതിവർ സ്വയം അന്യേന അനവഭാസ്യമാനം, ബാഹ്യമായ ആദിത്യാദി ജ്യോതികളെ പോലെ സ്വയം പ്രകാശിക്കുന്നതും മറ്റൊന്നിനും പ്രകാശിപ്പിക്കാൻ കഴിയാത്തതും ആയ സ്വസ്വരൂപത്തെയാണ് ഇവിടെ ആത്മാ എന്ന് പറയുന്നത്. അതെന്താണ്? ജ്യോതിരന്തസ്ഥം, അന്തസ്ഥം ജ്യോതിയാണ്. അതിനപേക്ഷിച്ച് ഇന്ദ്രിയങ്ങളുടെ ജ്യോതിസ് പോലും ബാഹ്യമാണ്. സൂര്യാദികളുടെ കാര്യം പറയാനില്ല, പരിശേഷ ശേഷിക്കുന്ന അതാണ്. അതിനാണ് ആത്മജ്യോതി എന്ന് പറയുന്നത്. കാര്യകരണ വ്യതിരിക്തം തദ്ധിത അവസിദ്ധം, അത് കാര്യകരണം വ്യതിരിക്തമാണ്. മനസ്സ്, ഇന്ദ്രിയങ്ങൾ തുടങ്ങിയ കരണങ്ങളിൽ നിന്നും ശരീരമാകുന്ന കാര്യത്തിൽ നിന്നും അഭിന്നമാണ്. എച്ച കാര്യകരണ വ്യതിരിക്തം കാര്യകരണ സംഘാത അനുഗ്രാഹകം ച ജ്യോതിഹി തദ് ബാഹ്യൈ ചക്ഷുരാദി കരണൈ ഉപലഭ്യമാനം ദൃഷ്ടം. എച്ച കാര്യകരണ വ്യതിരിക്തം, ഇവിടെ പറയുന്നത് ആദിത്യാദി ജ്യോതിസുകളെ കുറിച്ചാണ്. അതെന്താണ്? കാര്യകരണ വ്യതിരിക്തം, കാര്യകരണ സംഘാത അനുഗ്രാഹം, ഇതിനെ സഹായിക്കുന്നതാണ് ജ്യോതി ആദിത്യ ആദി. തദ്ബാഹി ചക്ഷുരാദി കരണീർ ഉപലഭ്യമാന ദൃഷ്ടം, അത് കണ്ണുകൊണ്ടും മറ്റും കാണാം. അത് തഥാ അതുപോലെയല്ല തച്ചക്ഷുരാദിപിർ ഉപലഭ്യതേ, ഈ പറയുന്ന ആത്മജ്യോതി കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നില്ല. ആദിത്യാദി ജ്യോതിഷു ഉപരതേഷു, ഇതെല്ലാം ഉപരമിക്കുമ്പോൾ ജാഗ്രത്തിൽ ആദിത്യം പോകുന്നു, രാത്രിയിലെ ചന്ദ്രൻ പോകുന്നു, അഗ്നി പോകുന്നു, പിന്നെ ഇതിനെ എല്ലാം ഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന കരണങ്ങളും ഒടുങ്ങി, പിന്നെ ശേഷിക്കുന്ന എന്താണ്? ആ സ്വസ്വരൂപമായിരിക്കുന്ന ജ്യോതിസ്, അതിനെ കാണാൻ പിന്നെ ഏതാ കരണം? അതിനെ കാണാൻ കരണങ്ങളൊന്നുമില്ല. കാര്യന്തോ ജ്യോതിഷോ ദൃശ്യതേ യസ്മാ തസ്മാത് ആത്മനേവായും ജ്യോതിഷ അസ്ഥേ. ഈ ജ്യോതിസിന്റെ പ്രവൃത്തികൾ നമുക്ക് കാണാം. ജ്യോതിഷ്കാര്യങ്ങൾ ജാഗ്രതയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ജ്യോതിഷ്കാര്യമാണ്, സ്വപ്നത്തിൽ അവിടെ കാണുന്ന ഈ ജ്യോതിസിന്റെ പ്രവൃത്തികളാണ്. യസ്മാത് തസ്മാത് ആത്മനീയമായും ജ്യോതിഷ അസ്ഥി. അതുകൊണ്ട് മനസ്സിലാക്കാം ജാഗ്രതയുടെ കാര്യം വിവാദമുള്ളതാണ്. ജാഗ്രതയിൽ ചിലർ പറയും അങ്ങനെ ഒരു ജ്യോതിസൊന്നുമില്ല, ഈ കൈയും കാലും കർണങ്ങളും എല്ലാം രൂപപ്പെട്ടു വന്നപ്പോൾ ഇതിനൊരു പ്രകാശമുണ്ടായി, അതാണ് ജ്യോതിഷ അറിവ് എന്ന് പറയും. അങ്ങനെ പറയുന്നതിന് യുക്തിയുണ്ടല്ലോ. ഈ സംഘാതത്തിലുണ്ടായ ഒന്നാണ് ബോധം, ഒരു ശക്തിവിശേഷം. അപ്പോൾ ഈ സംഘാതം ഉണർന്നു നിരന്ന് അനുഭവിക്കുന്ന ഈ സംഘാതം, ഇതിന്റെ സൃഷ്ടിയാണ് ജീവനെങ്കിൽ ഈ സംഘാതം പ്രവർത്തിക്കാതിരുന്ന സമയത്ത് സ്വപ്നത്തിൽ അവിടെ ഈ സംഘാതമില്ലല്ലോ. അവിടെ ഉണ്ടായിരുന്ന ആ ജ്യോതിസ് ഏത് സംഘാതത്തിന്റെ സൃഷ്ടിയാണ്? ഈ സംഘാതത്തിന്റെ സൃഷ്ടിയാണ്. ഇത് അവിടെയില്ല, ഈ കാര്യകരണ സംഘാതം അവിടെ ഇല്ലല്ലോ. അവിടുത്തെ ജ്യോതിസ് ആ പ്രകാശം ഏത് സംഘാതത്തിന്റെ സൃഷ്ടിയാണ്? അതുപോലെ സുഷുപ്തിയിലും യസ്മാത് തസ്മാത് ആത്മനേയമായും ജ്യോതിശാസ്ത്രി. അതുകൊണ്ട് ഇത് ഈ സംഘാതത്തിന്റെ ജ്യോതിസല്ല, മറിച്ച് ഈ സംഘാതത്തിന് ആധാരമായിരിക്കുന്ന സ്വസ്വരൂപത്തിന്റെ ജ്യോതിഷാണ്, സ്വസ്വരൂപമാകുന്ന ജ്യോതിഷാണ്. അതുകൊണ്ടാണ് അസ്ഥയ പല്യേതേ കർമ്മകുരുതേ വിപല്യേതി സർവവ്യവഹാരങ്ങളും നടക്കുന്നത്. തസ്മാത് നൂനം അന്തസ്ഥം ജ്യോതിർ ഇത്യവഗമ്യത. അതുകൊണ്ട് ജ്യോതിഷ പ്രകാശം എന്ന് പറയുന്നത് തീർച്ചയായും ഉള്ളിലാണ്, പുറമെയല്ല. ആദിത്യാദികളുടെ പ്രകാശമല്ല പ്രകാശം, ഉള്ളിലുള്ളതാണ് പ്രകാശം. കിഞ്ചാദിത്യാദി ജ്യോതിർ വിലക്ഷണം തത് അഭൗതികം ച, അത് ആദിത്യാദി ജ്യോതികളെ പോലെയുള്ള ജഡപ്രകാശമല്ല, മറിച്ച് എന്താണ്? തത് അഭൗതികം, അഭൗതികമാണ്. സൈവ ഹേതു ഏ ചക്ഷുരാദി അഗ്രാഹ്യത്വം ആദിത്യാദിവ, അതുകൊണ്ട് തന്നെയാണ് ഇത് ഉള്ളിലിരിക്കുന്നതാണ് അഭൗതികമാണ്. ചക്ഷുരാദികളെല്ലാം ഭൗതികമാണ്, അക്കാരണം കൊണ്ട് തന്നെ സൈവ ഹേതു ചക്ഷുരാദി അഗ്രാഹ്യത്വത്തിന് ചക്ഷുരാദികൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഇന്ദ്രിയങ്ങൾക്കും മറ്റിതിനെ ഗ്രഹിക്കാൻ കഴിയുന്നില്ല. ചക്ഷുരാദി അഗ്രാഹ്യത്വം ആദിത്യാദി, ആദിത്യനെ ഗ്രഹിക്കുന്നത് പോലെ വ്യതിരേക ദൃഷ്ടാന്തം, ഇതിനെ ഗ്രഹിക്കാൻ പറ്റുന്നില്ല. ഇതിനുള്ളിൽ പ്രകാശമായിരിക്കുന്നു. അപ്പൊ ഇവിടെ സ്ഥാപിക്കുന്നത് സ്വയം പ്രകാശിക്കുന്ന ഒരു ജ്യോതിസ്, അത് ആണ് സ്വസ്വരവുമായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത്. നിത്യവും മുക്തവും ശുദ്ധവും മുക്തവും എല്ലാമാണ്. എന്നാലും ഇവിടെ ആ ജ്യോതിസിനെ ബോധിക്കാതെ ശരീരാദികളുള്ള അഭിമാനം കൊണ്ട് ജീവവ്യവഹാരം സംഭവിക്കുന്നു, ജാഗ്രത സ്വപ്ന സുഷുപ്തി അവസ്ഥകൾ സംഭവിക്കുന്നു. ഇതൊക്കെ എന്തുകൊണ്ടാണ് പറയുന്നു? അവിചാരിത സിദ്ധമായ മായാശക്തി എന്ന് പറയുന്ന ഒന്നുകൊണ്ട്, അവിദ്യ എന്ന് പറയുന്ന ഒന്നുകൊണ്ട്. എന്ന് ബോധിക്കുന്നവന് അവിചാരിതമായ ആ ശക്തിവിശേഷം മായാശക്തി നിലനിൽക്കുന്നില്ല, അതാണ് ഇവിടെ സമർത്ഥിക്കുന്നു. ബോധിക്കാത്തവനെ അതുള്ളൂ. ലോകമോ പ്രപഞ്ചമോ പ്രാരബ്ധമോ എല്ലാം അവിചാരിത സിദ്ധമായിരിക്കുന്ന മായാശക്തിയാണെന്ന് ബോധിക്കുന്നവന് ഇതൊന്നുമില്ല. വാസ്തവത്തിൽ നേരത്തെ പറഞ്ഞ വാസ്തവം. പിന്നെന്താണുള്ളത്? ഈ സ്വയം പ്രകാശിക്കുന്ന ജ്യോതിസ് മാത്രം എന്ന ആ പരവുമായ ബോധം, അതിനിവിടെ ഉറപ്പിക്കുകയാണ് ഭാഷ്യകാരൻ ചെയ്യുന്നത്. പക്ഷെ ഒരു കാര്യത്തെ സ്വയം ബോധിച്ച് ഉറക്കുക എന്ന് പറയുന്നത് ആ ബോധിക്കുന്ന വ്യക്തിയുടെ യോഗ്യത അനുസരിച്ചിട്ടാണ്. അത് ബോധിക്കുന്നതിനുള്ള മാനസികമായ പക്വതയുണ്ടെങ്കിൽ അയാൾക്ക് ബോധിക്കാം, പക്ഷെ ബോധിപ്പിക്കുന്ന അതുപോലെയല്ല, അതിന് വേറെ വഴി സ്വീകരിക്കേണ്ടി വരും. അങ്ങനെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പൂർവപക്ഷം സിദ്ധാന്തം എന്ന് പറയുന്ന വഴി സ്വീകരിക്കുന്നത്. ഒരാളത് ബോധിക്കുന്നതിനും ഇത്തരം ഒരു വഴി സ്വീകരിച്ചിരിക്കാം, പൂർവപക്ഷ സിദ്ധാന്തങ്ങൾ. പക്ഷെ അത് ബോധിച്ചാൽ പിന്നെ അതിന്റെ ആവശ്യമില്ല. അതാണ് ഇവിടെ ഭാഷ്യകാരം തർപ്പിച്ചു വരുന്നത്. ഇത് നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവമാണ്. ബാക്കിയെല്ലാം അവിചാരിത സിദ്ധമായ മായയുടെ വിലാസമാണ്, അവിദ്യയുടെ വിലാസമാണ്. ഈ ബോധ്യത്തിന് സഹായമായിട്ട് ഇനി മറ്റൊന്നും ആവശ്യമില്ല. ഈ ബോധ്യം പൂർണ്ണമാണ്. അങ്ങനെ ഒരാളെ സംബന്ധിച്ചത് പൂർണ്ണമാണെങ്കിലും അത് ബോധിപ്പിക്കുന്നതിന് പൂർവപക്ഷ സിദ്ധാന്ത രൂപത്തിൽ ശാസ്ത്രത്തെ വിശദീകരിക്കേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെ ചോദിക്കുന്നത് എന്താണ്? ഈ തത്വത്തെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞു, വ്യക്തമായി ബോധിച്ചു, ഇനി എന്താ ചോദ്യവും സമാധാനവും? ഇനി എന്താ പൂർവപക്ഷവും സിദ്ധാന്തവും? കാര്യം പറഞ്ഞു കഴിഞ്ഞല്ലേ. അപ്പൊ തനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ് പറഞ്ഞത്. തനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട്, അല്ലെങ്കിൽ തനിക്ക് ബോധ്യപ്പെടുന്ന സമയത്ത് കേൾവിക്കാരന് ബോധ്യപ്പെടണമെന്നില്ല. ഇവിടെ ഓരോ തവണ പറയുമ്പോഴും വ്യക്തമായും സ്പഷ്ടമായും പറയുകയാണ് ഇന്നതാണ് തത്വം. അതിന് യാതൊരു നിഗൂഢതയും വച്ചിട്ടില്ല. പക്ഷേ കേൾവിക്കാരന് ബോധ്യപ്പെടാതിരുന്നാൽ എന്തി? വീണ്ടും പൂർവക്ഷം വരും, സമാധാനം വരും, മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി. ഒരുപക്ഷെ തന്നെയും ഒരു കാലത്തിൽ ബോധിക്കാൻ സഹായിച്ച ഇതായിരിക്കും ഈ പൂർവക്ഷ സമാധാനങ്ങളായിരിക്കും. അത് മറ്റുള്ളവരുടെ മുമ്പിൽ വയ്ക്കുകയാണ്, നിങ്ങൾ ഇങ്ങനെ ബോധിക്കുക. അതിനു വേണ്ടിയിട്ടാണ് ഇനി അടുത്ത വരുന്ന ഭാഗങ്ങളെല്ലാം. എന്നാ അടുത്ത് പറയുന്നു, സമാന ജാതിയെ നൈവ ഉപകാരദർശന. ഇവിടെ പറയുന്ന ഒരു ആത്മജ്യോതി അതിൻ്റെ പ്രകാശത്തിലെല്ലാം അനുഭവപ്പെടുന്നു. അതിൻ്റെ പ്രകാശത്തിലാണ് ഈ മായ പോലും അനുഭവപ്പെടുന്നത്. അതിൻ്റെ പ്രകാശത്തിലാണ് അവിദ്യ പോലും അനുഭവപ്പെടുന്നത്. അതിനെ ആശ്രയിച്ചാണ് ശരീരം ഉൾപ്പെടെയുള്ള പ്രപഞ്ചം, അതിൻ്റെ ആശ്രയിച്ചിട്ടാണ്. പക്ഷെ ആത്മജ്യോതി അങ്ങനെ നിരപേക്ഷമായി സ്വതന്ത്രമായി നിൽക്കാൻ കഴിയുന്ന ഒന്നാണോ? അല്ലെന്നാണ്. അല്ലെ, ഒരു വെളിച്ചം പ്രകാശിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഉപാധി വേണം. വിറകുണ്ടെങ്കിലേ അഗ്നി ജ്വലിക്കത്തുള്ളൂ. അതിനൊരു സാപേക്ഷതയുണ്ട്. ഇത് അദ്വൈതികൾക്ക് സംശയമുള്ള ഒരു കാര്യമാണ്. ചില അദ്വൈതികൾക്ക് ഈ ആത്മജ്യോതിയും അനവ വസ്തുക്കളെ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി ആശ്രയിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇത് പരസ്പരം ആശ്രയിച്ചാണോ നിലനിൽക്കുന്നത്? ആത്മാവും അനാത്മാവും ആശ്രയിച്ചാണോ നിൽക്കുന്നത്? അദ്വൈതിക്ക് അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷെ അദ്വൈതത്തെ ശരിക്കും ധരിച്ചിട്ടില്ലാത്തവർക്ക് അതിന് സംശയമുണ്ട്. ആ ഇത് പരസ്പര അപേക്ഷിതമാണ്. നിങ്ങൾ പറയുന്നു ബോധത്തെ ആശ്രയിച്ചിട്ടാണ് ഇതെല്ലാം നിൽക്കുന്നത്. വളരെ നിസ്സാരമായി പറയാം, എന്താണ് ഈ ശരീരത്തെ ആശ്രയിച്ചിട്ടാണ് ബോധം നിൽക്കുന്നത്? അല്ലെങ്കിൽ ഇവിടെ ബോധം നിൽക്കും? ഈ ബൾബിനെ ആശ്രയിക്കാതെ പ്രകാശത്തിന് പ്രകാശിക്കാൻ കഴിയും? ഇല്ലല്ലോ. അപ്പോൾ എങ്ങനെയാണോ നമുക്ക് കാണണമെങ്കിൽ പ്രകാശത്തിലൂടെ ബൾബിനെ കാണാൻ പറ്റും, ശരിയാണ്. പക്ഷെ ബൾബിനെ നിൽക്കണമെങ്കിൽ, പ്രകാശത്തിന് നിൽക്കണമെങ്കിൽ ആ ബൾബിനെ ആശ്രയിക്കും എന്ന് പറയുന്ന പോലെ ഈ ബോധത്തെ ആശ്രയിച്ചാണ് ശരീരത്തിൻ്റെ ബോധം ഉണ്ടാകുന്നത്. പക്ഷെ ഈ ശരീരത്തെ ആശ്രയിച്ചിട്ടാണ് ബോധം നിൽക്കുന്നത്. എങ്ങനെ? ശരീരത്തിൻ്റെ വിഭിന്ന ഭാഗങ്ങളുടെ ഏകോപിച്ചുള്ള പ്രവർത്തനം, അതിന് കാരണമായിരിക്കുന്ന ശരീരത്തിലെ ചില പ്രത്യേക കേന്ദ്രങ്ങൾ, ബ്രെയിൻ പോലെയുണ്ട്, അവിടെയുള്ള പ്രവർത്തനങ്ങൾ, ഇതെല്ലാം കൊണ്ടാണ് ഈ ബോധം ഉണ്ടാകുന്നത്. ഇതാണ് കൂടുതൽ യുക്തിക്കും ശാസ്ത്രത്തിനും നടക്കുന്നത് എന്ന് പറയുന്നവരാണ് ഇവിടെ ചോദ്യം ചോദിക്കുന്നത്. ഉപകാരി ഉപകാരകങ്ങൾ, അതിനൊരു പൊതു സ്വഭാവം ഉണ്ടായിരിക്കും. ഒരിക്കലും ഒന്നിന് മറ്റൊന്നിൽ നിന്നും ഇല്ലാത്തതായ വിശേഷതകളൊന്നും ഉണ്ടാകത്തില്ല. അഗ്നിയെ പറയുന്നു, അഗ്നി എന്ന് പറയുന്നത് എന്താണ്? ഭൗതികമാണ്. ഇരുട്ടിലിരിക്കുന്ന വസ്തു എന്ന് പറയുന്നത് ഭൗതികമാണ്. അപ്പൊ ഭൗതികമായ ഒന്ന് ഭൗതികമായ മറ്റൊന്നിനെ പ്രകാശിപ്പിക്കുന്നു. ആ അഗ്നിക്ക് മറ്റൊന്നിനെ പ്രകാശിപ്പിക്കുന്നതിന് മറ്റൊരു പ്രകാശത്തിന്റെ ആവശ്യമില്ല എന്ന് കരുതി അത് ഭൗതികമാകാതാകുന്നില്ല. വെളിച്ചത്തിന് സാധാരണ പറയാറുള്ള ആണല്ലോ, മറ്റൊന്നിനെ പ്രകാശിപ്പിക്കുന്നതിന് വെളിച്ചത്തിന്റെ ആവശ്യമില്ല, ശരി. പക്ഷെ അതുകൊണ്ട് അത് ഭൗതികമല്ലാതെ വരും, അതും പഞ്ചഭൂതാത്മകമാണ്. അതുപോലെ ഈ ആത്മജ്യോതിസ് നിരപേക്ഷമാണ് എന്ന് പറയുന്നുകൊണ്ട് അത് എന്തിനാണോ പ്രകാശിപ്പിക്കുന്നത് അതിൻ്റെ സ്വഭാവത്തോടു കൂടിയതാണ്. അങ്ങനെ ഈ ലോകത്ത് കാണുന്നുള്ളൂ, അങ്ങനെ അല്ലാതൊന്നും കാണുന്നില്ല. അങ്ങനെ പറയുന്നത് സമാന ജാതി വിഷയ ഉപകാരദർശന, സമാന ജാതിയേനേവ ഉപകാരദർശന. അപ്പോൾ ഈ ശരീരാദികളെ ഈ ജ്യോതിസ് പ്രകാശിപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ ജ്യോതിസും ആ ശരീരാദികളുടെ സ്വഭാവത്തോടു കൂടിയതായിരിക്കണം, അല്ലെങ്കിൽ അത് സാധ്യമല്ല. ഭൗതികമായ വെളിച്ചം ഭൗതികമായ വസ്തുക്കളെ പ്രകാശിപ്പിക്കുന്നത് പോലെ എന്ന് പറഞ്ഞാലോ, അതിനാണ് അടുത്ത സമാനം പറയുന്നത്. ശാന്തി ശാന്തി ശാന്തി ഓം ശ്രീ ഗുരുഭ്യോ നമഃ.